ബ്രഹ്മസൂത്ര സാങ്കൽപ്പം അധ്യായം 1 പാദം 3 അധികരണം 5 സൂത്രം 19. ഉത്തരാചേത് ആവിർഭൂത സ്വരൂപസ്തു. ജീവനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ല, ബ്രഹ്മത്തെക്കുറിച്ചാണ്. ജീവ ബ്രഹ്മത്തിന്റെ ഏകത്വത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിവിടെ പ്രജാപതി ഇന്ദ്രനെ ഉപദേശിക്കുന്ന ഭാഗം. ഇവിടെ ആദ്യം അക്ഷിപുരുഷനാണ് എന്ന് നിർദ്ദേശിച്ചു. ജാഗ്രത്തിൽ പിന്നെ സ്വപ്ന പുരുഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സുഷുപ്തിയെ കുറിച്ച് വിശദീകരിച്ചു. ആ സന്ദർഭമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ദേഹാദ്യുപാധി അവിവ്യക്തസൈവ സതഹ ജീവസ്യ ശ്രുതികൃതം വിവേക വിജ്ഞാനം ശരീര സമുത്ഥാനം. വിവേകവിജ്ഞാന ഫലം സ്വരൂപേണ അഭിനിഷ്പത്തി കേവലാത്മസ്വരൂപ അവഗതി. ഇവിടെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു, യഥാശുദ്ധസ്യ സ്ഫടികസ്യ സ്വച്ഛം ശൗക്ലിം ച സ്വരൂപം പ്രവേകഗ്രഹണാതിരക്ത നീലാദിവാദിഭി അവിവിക്തം യുദ്ധഭവതി പ്രമാണജനിത വിവേകഗ്രഹണാത് പരാജയം സ്ഫടിക സ്വച്ഛേന ശൗക്ലേന ജസ്വേന രൂപേണ അഭിനിഷ്പ്യതയുക്തിച്ചതേ പ്രാഗവിത്തധിപസ്. ഉപാധി കൊണ്ട് സ്ഫടികം ചുവന്ന നിറത്തിലിരിക്കാം, നീല നിറത്തിലിരിക്കാം. അപ്പോൾ അവിടെ വിവേകം ഉണ്ടാകണം. വിവേകത്തിന് എന്താ പറയുന്നത്? പ്രമാണജനിതമായ വിവേകം. അതാണ് അതിൻ്റെ നിയമം. പ്രമാണത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകുന്നു. പ്രമാ എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ അറിവ്. ഒരു വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുക, അതാണ് പ്രമ എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ്. എല്ലാ ദാർശനികന്മാരും പ്രമാ പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകും എന്ന് മാത്രമല്ല, പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നതേ പ്രമേയാകത്തുള്ളൂ. എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാ ദാർശനികന്മാരും, അത് അദ്വൈതി ആയാലും മീമാംസകനായാലും നൈയായികനായാലും എല്ലാവരും യോഗിയായാലും, പ്രമാണമാണ് മുഖ്യം. ഇപ്പൊ സ്ഫടികം ലോഹിത സ്ഫടിക എന്നുള്ള ബോധം ഉണ്ടാകുന്നിടത്ത് കാഴ്ചയിൽ നിന്നും മാറുന്നില്ല. കാരണം അടുത്ത് ജപാകസം ഇരിക്കുന്നിടത്തോളം കാലം അത് കാഴ്ചയിൽ നിന്നും മാറിപ്പോകുന്നില്ല, ചുവപ്പ് തന്നെ. അങ്ങനെ ഇരിക്കെ തന്നെ അവിടെ യഥാർത്ഥമായ അനുഭവം, പ്രമാണം എന്ന് വെച്ചാൽ യഥാർത്ഥമായ അനുഭവം, അതിനവിടുത്തെ ചുവപ്പ് നിറം മാറണമെന്നില്ല. അത് മാറാതെ തന്നെ യഥാർത്ഥ അനുഭവം ഉണ്ടാവും. പ്രമാ അനുഭവം എന്ന് പറഞ്ഞ ഒന്നാണ്. നമ്മൾ സാധാരണ വ്യവഹാരത്തിൽ പറയുമ്പോഴത്തേക്ക് എന്താണ്, അറിവ് വേറെ അനുഭവം വേറെ എന്ന് പറയും. പക്ഷെ ശാസ്ത്രീയമായ ചർച്ചയിൽ വരുമ്പോൾ രണ്ടും ഒന്ന് തന്നെ, അറിവ് വേറെ അനുഭവം വേറെ രണ്ടില്ല, വേർതിരിക്കാൻ പറ്റില്ല. അറിവ് തന്നെ അനുഭവം. അപ്പം ഇവിടെ എന്താണ് അനുഭവം? അത് ചിലപ്പോൾ ഭ്രാന്തിയാവും, ചിലപ്പോൾ ശരിയാവും. ഇവിടെ സ്ഫടികം ചുവപ്പാണെന്നുള്ള അനുഭവം, ഈ ഇത് ഭ്രാന്തിയാണ്, സ്ഫടികം ചുവപ്പല്ല, കാണുന്നുണ്ട് ശരിയാണ്. അവിടെ ചുവപ്പ് കാണുന്നില്ല എന്ന് പറയുന്നില്ല, ആ ചുവപ്പ് കാണുന്നുണ്ട്. പക്ഷെ ആ ചുവപ്പ് സ്ഫടികത്തിൻ്റെതാണെന്ന് ധരിക്കുന്നിടത്താണ് ഭ്രാന്തി. അതും അനുഭവമാണ്, ഭ്രാന്തി അനുഭവമാണ്. അതിന് മാറണം എന്ത് വേണം? പ്രമാണം കൊണ്ടുവരുന്നു, വരുന്ന അറിവ്, അതിനാണ് വിവേകം എന്ന് പറയുന്നത്. പ്രമാണം കൊണ്ടുവരുന്ന അനുഭവം, അത് ഇവിടെ പ്രമാണം എന്താണ്? ഒരാൾ പറയുന്നു ഇത് ശുദ്ധമാണ്, ദാ അടുത്തിരിക്കുന്ന ജപാകസ്മത്തെ നോക്കുക, അതിൻ്റെ പ്രതിബിംബമാണിത്. ഇങ്ങനെ ഒരാൾ ബോധിപ്പിക്കുന്നു, ഒരാൾ ബോധിപ്പിക്കുന്നു, ഉടനെ അയാൾക്ക് ബോധമുണ്ടാകുന്നു, സ്ഫടികം സ്വച്ഛമാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രമാണജനിത വിവേകഗ്രഹണ, അതാണ് മുഖ്യം. പ്രമാണം കൊണ്ടുണ്ടാകുന്ന അനുഭവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തിരിച്ചറിയത്തോളം കാലം നമുക്ക് അദ്വൈതം മനസ്സിലാകത്തില്ല. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒരു അറിവിൻ കഴിഞ്ഞപ്പുറം ഒരു അനുഭവം അതില്ല. അറിയുക അനുഭവിക്കുക രണ്ട് കാര്യങ്ങളില്ല, അറിവ് തന്നെ അനുഭവം, അതാണ് വാസ്തവം. പിന്നെ അറിവ് കഴിഞ്ഞ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഭാവന, കൽപ്പന. ഭാവന നമുക്ക് ഏത് കാര്യത്തിനും ഒരുപാട് ഭാവനകളുണ്ടാകും, അതിന് വസ്തുതയായിട്ട് ബന്ധം കാണത്തില്ല. അത്തരം കാൽപ്പനികമായ ആശയങ്ങളൊന്നും അദ്വൈതം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു പ്രമാണജനിത വിവേകം. പക്ഷെ ഇവിടെ എന്താ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സ്ഫടികം മുമ്പ് എങ്ങനെയോ അതുപോലെ തന്നെ ഇപ്പോഴും, അത് ചുവപ്പ് നിറം അതിൽ കണ്ടാലും അത് ശുദ്ധം തന്നെയാണ്. അപ്പൊ സ്വരൂപ നിഷ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും ഒരു വാക്കുകൊണ്ട് ഒരു പറച്ചിലെന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. സദാസ്വരൂപ നിഷ്പന്നമാണ്, എപ്പോഴും അത് അതാണ്. രൂപേണ അഭിനിഷ്പദ്ധ്യതേ ഇത്യുച്ചതേ പ്രാഗവി തദൈവസ്, മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. മുമ്പ് സ്വരൂപ നിഷ്പത്തി തന്നെയാണ്, സ്വരൂപസ്ഥിതി തന്നെയാണ്, സ്വരൂപത്തിൽ നിന്നുള്ള ചുതി ഒരിക്കലും സംഭവിക്കുന്നില്ല. എന്നാലും ഭാഷ പ്രയോഗിക്കുമ്പോൾ സ്വരൂപ നിഷ്പത്തി എന്ന് പറയുന്നു എന്നുള്ളത് ആ വ്യത്യാസം കാണിക്കും. ഒന്ന്, വിവേകമില്ലാതിരുന്നു. രണ്ടാമത്, വിവേകമുണ്ടായി. രണ്ട് സ്ഥലത്തും അനുഭവമുണ്ട്. മുമ്പ് രക്തം നിറമെന്നുള്ള അനുഭവം, ഇപ്പോൾ അതല്ല ഇത് വാസ്തവം ഇന്നതാണെന്നുള്ള അനുഭവം. രണ്ടിടത്തും അനുഭവം തന്നെ. ആദ്യത്തേന് വിവേകം എന്ന് പറയത്തില്ല, രണ്ടാമത്തേന് വിവേകം എന്ന് പറയും. ഈ വ്യത്യാസമേ ഉള്ളൂ. തഥാ അതുപോലെ തന്നെ ദേഹാദി ഉപാധി അവിവിക്ത ശൈവ സദൈവ ജീവസ്യ എങ്കിലും ദേഹാദി ഉപാധി അവിവിക്ത ശൈവ സദൈവ ജീവസ്യ. ഇവിടെ അതിന് സംഭവിക്കുന്നു. അവിടെ അവിവേകം, ഇവിടെ അവിവേകം സംഭവിച്ചിരിക്കുന്നു. അവിവേകം എന്ന് പറയുന്നത് അനുഭവമാണ്. ഇവിടെ എന്താണ്? ദേഹാദി ഉപാധി അവിവേകം, എങ്ങനെ അഹം എന്നുള്ള ബുദ്ധി, ഇതാണ് ഇവിടുത്തെ അവിവേകം. ഇത് അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വിശേഷതയൊന്നും കൽപ്പിക്കുന്നില്ല. അതിന് അനുഭവത്തിന് പ്രത്യേക മഹത്വം കൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭ്രാന്തി അനുഭവമാണ്. ശരിയായ യഥാർത്ഥമായ ജ്ഞാനം മാത്രമേ അനുഭവമാകുന്നില്ല. ദേഹാദി ഉപാധി അവിവ്യക്തനായിരിക്കുന്നു. ദേഹാദി ഉപാധികളോടുകൂടി താതാത്മ്യത്തിയിരിക്കുന്നു. അത് ദേഹാദി ഉപാധികളിൽ അഹംബുദ്ധി, അഹം മമ, അതെല്ലാം അവിവേകവും അവിവേക ഫലവുമാണ്. സദജീവസ്യ, അങ്ങനെയുള്ള ജീവൻ. ഇവിടെ ഇനി എന്തുവരും? ശ്രുതികൃതം വിവേക വിജ്ഞാനം. അവന് ശ്രുതിയിൽ നിന്ന് ബോധമുണ്ടാകും. ഇതാണ് ശരീര സമുത്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് ശരീരത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്യുക എന്ന് പറയുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു, സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്ത് ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്നെല്ലാം പറയുന്നു. അങ്ങനെ അർത്ഥം എടുക്കരുത്. ഇവിടെ ആ ബോധമുണ്ടാകുക എന്നുള്ളതാണ് അവൻ്റെ ഉടൻ. അതാണ് ശരീര സമുദ്ധാനം. അല്ല, ഈ ശരീരം വിട്ടുപോവുക അങ്ങനെ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഇന്ന തസ്യ പ്രാണ ഉത്ക്രാമന്തി, പ്രാണന്റെ ഉത്ക്രമണം ഒന്നും സംഭവിക്കുന്നില്ല. ബോധമുണ്ടാകുന്നു അത്രമാത്രം. എന്താണോ സത്യം, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. ഇനി അതുകൊണ്ടെന്താ വിവേക വിജ്ഞാന ഫലം? സ്വരൂപേണ അഭിനിഷ്പത്തി. കേവല ആത്മസ്വരൂപ അവഗതി. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സ്വരൂപേണ അഭിനിഷ്പത്തി എന്നുള്ളത് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ സ്വരൂപമായിത്തീരുക എന്നൊക്കെ പറയും. അഭിനിഷ്പത്തി, നിഷ്പന്നമായിത്തീരുക, അതായിത്തീരുക എന്നുള്ളത് അഭിനിഷ്പത്തി എന്ന് പറയുന്നു. വിവേകം കൊണ്ടുവരുന്ന അഭിനിഷ്പത്തി എന്ന് പറയുന്നത് എന്താണ്? അത് ശ്രോതാവിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനെ ചിലടത്ത് പറയും ഏകീഭവനം. തഥാ സമ്പന്നോ ഭവതി എന്ന് പറയും. അതാണ് സമ്പന്നനായിത്തീരുന്നു എന്നൊക്കെ പറയുന്നത് എന്താണോ, അത് കേവല ആത്മസ്വരൂപ അവഗതി. അത് തന്നെയാണ് കേവലമായിരിക്കുന്ന ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതല്ലാതെ അതിനാണ് വിവേകം എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ വിജ്ഞാന ഫലമെന്ന് പറയുന്നത് വിവേക വിജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ആ സ്വരൂപ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? അതും ആ വിജ്ഞാനം തന്നെയാണ്. അവിജ്ഞാനത്തിൽ നിന്ന് അതിരിക്തമായി വേറൊന്നും സംഭവിക്കുന്നില്ല. ശ്രുതി ഉപദേശിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ബോധം, അല്ലാതെ അവിടെ സ്വരൂപപ്രാപ്തി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു ക്രിയ അവിടെ നടക്കുന്നില്ല, ഒരു സംഭവം നടക്കുന്നില്ല. സ്വരൂപപ്രാപ്തി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു ക്രിയ നടക്കുന്നു എന്ന് കരുതിയിട്ടാണ് ആൾക്കാർ സമാധി അഭ്യസിക്കാൻ പോകുന്നത്. അഭ്യാസങ്ങളെല്ലാം ക്രിയയാണല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു ക്രിയ ഇവിടെ സംഭവിക്കുന്നില്ല. വിവേകവിജ്ഞാനം തന്നെയല്ല അതിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വിവേകവിജ്ഞാനം തന്നെ. വിജ്ഞാന ഫലം എന്ന് പറയുന്നതോ അതും അവിജ്ഞാനത്തെ തന്നെ. പിന്നെ ഈ വിജ്ഞാന ഫലത്തെ ചില സ്ഥലങ്ങളിൽ പറയുന്നതാണ് അത് കൃതകൃത്യതയാണ്, സംസാര നിവൃത്തിയാണ്. പല ഭാഷയിൽ പറയുന്നുള്ളതേ ഉള്ളൂ. കാര്യം ഒന്ന് തന്നെ, സ്വരൂപ അവഗതി, കേവലമായ ആത്മസ്വരൂപം ആണ് താനെന്നറിയുക. ഇതിന് വിവേക വിജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചിലർ ഇതുകൊണ്ട് സന്തുഷ്ടരാകത്തില്ല, ശരീരബോധം നഷ്ടപ്പെടണം, പ്രപഞ്ച വിസ്മൃതി സംഭവിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളിലേക്ക് മനുഷ്യൻ പോകും. ഇതൊന്നും സംഭവിക്കില്ല, ഇതൊന്നും പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട്? തഥാ വിവേക അവിവേക മാത്രമേ ആത്മനോ അശരീരത്വം സശരീരത്വം. സശരീരം അശരീരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സശരീരം എന്ന് വെച്ചാൽ ശരീരത്തോടുകൂടി ഇരിക്കുക, അശരീരം എന്ന് വെച്ചാൽ ശരീരം ഇല്ലാതിരിക്കുക. അപ്പൊ സശരീരത്തോടുകൂടി ഇരിക്കുന്ന ഇവിടെ ജാഗ്രത, അശരീരമായി ശരീരമില്ലാതിരിക്കുന്ന സമാധി, അങ്ങനെയാണ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല. പിന്നെന്താണ്? വിവേക അവിവേകം മാത്രേ നൈവ, ഒന്ന് വിവേകം മറ്റൊന്ന് വിവേകമില്ലാതിരിക്കുക. വിവേകം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ കേവല ആത്മസ്വരൂപ അവഗതി. അശരീരം എന്ന് പറഞ്ഞാൽ എന്താണോ, ശരീരം പോവുക ഇല്ലാതാകുക എന്നല്ല വിവേകം. സശരീരം എന്ന് പറഞ്ഞാലോ ആ വിവേകം ഇല്ലാതിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ എന്ന് തീർത്ത് പറയുകയാണ് ഭാഷകാരൻ. തഥാ വിവേക അവിവേകം മാത്രേ നൈവ, ഇത് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് അത് എങ്ങനെയുള്ള മുമ്പ് പറഞ്ഞു, ശ്രുതികൃതം വിവേക വിജ്ഞാനം, ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന വിവേക വിജ്ഞാനമാണ്. അല്ല, വേറെ എന്തെങ്കിലും അഭ്യാസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വിവേക വിജ്ഞാനമല്ല. ശീർഷാസനത്തിൽ നിന്നോ ശവാസനത്തിൽ കിടന്നിട്ടൊന്നും ഉണ്ടാകുന്ന വിവേക വിജ്ഞാനമല്ല ശ്രുതികൃതം. ശ്രുതികൃതം എന്ന് വെച്ചാൽ ശ്രുതി ശ്രവിക്കുമ്പോൾ ഒരുവനുണ്ടാകുന്ന വിവേക വിജ്ഞാനം. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ എന്ന് ചിലർക്ക് തോന്നും. ഇത്രയൊന്നും അല്ല എന്ന് സങ്കല്പിച്ചത് ആരുടെ കുറ്റമാണ്? വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ഭാവന ചെയ്തിരുന്നു. ചിലർ അങ്ങനെയാണ്, ഒരുപാട് ഭാവനകളിൽ അവർ ആനന്ദത്തെ കണ്ടെത്തും. വസ്തുതകളെ അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഭാവനകളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കും. മനോരാജ്യത്തിലിരിക്കുന്നവർ, ഇവിടെ മനോരാജ്യത്തിനൊന്നും ഒരു സ്ഥാനമില്ല. ചിലപ്പോൾ അതായിരിക്കും അവർക്ക് സന്തോഷം കൊടുക്കുന്നത്, ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശ്രുതികൃതമായ വിവേക വിജ്ഞാനം, അത് തന്നെയാണ് സ്വരൂപാവഗതി, അതാണ് സ്വരൂപേണ അഭിനിഷ്പത്തി, അതാണ് ശരീര സമുദ്ധാനം, എല്ലാം അത് തന്നെ. ഞാൻ ശരീരത്വം എന്ന് പറഞ്ഞാലും അത് തന്നെ. അപ്പൊ സശരീരത്വം എന്ന് പറയുന്നതാണ് അഹം എന്നുള്ള ഈ ബോധം, ശരീരത്തെ കൂടെ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ബോധം. അഹം എന്ന് പറയുമ്പോൾ ശരീരത്തെ വിട്ടിട്ട് നമുക്ക് അഹം എന്ന് ധരിക്കാൻ പറ്റത്തില്ല. അതിന്റെ സ്ഥാനത്ത് ശ്രുതികൃതമായ ബോധം, ശരീരമല്ല മുക്തസ്വരൂപനാണെന്നുള്ള ബോധം, അതാണ് വിവേകം. ഇതാണ് ശരീരത്വം, ഈ ബോധമാണ്. മറിച്ചാണെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥ ഞാൻ ശരീരമാണെന്നുള്ള ബോധം, ഇതാ വിവേകം, ഇതാണ് സശരീരത്വം. എന്നുവെച്ചാൽ ഇതൊക്കെ ഈ ജാഗ്രത സംഭവിക്കുന്ന കാര്യങ്ങൾ, ജാഗ്രത്തിൽ ആർക്കാണോ ശ്രുതി സമ്യക്കായി ശ്രവിക്കുന്നതിന് അവസരം കിട്ടാത്തത് അവൻ സശരീരിയായിരിക്കുന്നു, ശരീരബോധത്തോടു. ആരാണോ ശ്രുതി സമയക്കായി ശ്രവിച്ച് ശ്രുതികൃതമായ വിവേകജ്ഞാനം അവൻ്റെ ഉള്ളിലുള്ളത്, അവൻ അശരീരിയാണ്. അത് കാര്യം നിസാരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഭാവനയ്ക്കൊന്നും യാതൊരു സങ്കല്പങ്ങൾക്കും ഭാവനയ്ക്കും ഒന്നും ഇവിടെ യാതൊരു സ്ഥാനമില്ല. അതുകൊണ്ട് അത് ഭാഷകാരൻ പ്രത്യേകിച്ചെടുത്ത് പറയും. തഥാ വിവേക അവിവേക മാത്രേണേവ ആത്മനോ അശരീരത്വ സശരീരത്വം ച മന്ത്രവർണ്ണാവ്. അതിനും ഭാഷകാരൻ പറയുമ്പോൾ എന്റെ അനുഭവമാണ്, ഞാൻ അശരീരിയാണ്. സ്വന്തം അനുഭവത്തെയോ അന്യന്റെ അനുഭവത്തെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല സംസാരിക്കും. അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അനുഭവമാണ്, അല്ല ഒരാളുടെ അനുഭവമല്ല. ഒരാളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവത്തെ അദ്വൈതം ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിഗൂഢ ശാസ്ത്രമായി. ഇതങ്ങനെയല്ല, ഇത് പ്രാമാണിക ശാസ്ത്രമാണ്. പ്രമാണത്തെ ആശ്രയിച്ചു കൊണ്ടാണ്. പ്രമാണത്തെ ആശ്രയിക്കുന്നിടത്ത് നിഗൂഢതകളൊന്നുമില്ല. ഇന്ന ആളിനൊരു അനുഭവമുണ്ട്, എനിക്കില്ല, അങ്ങനെ ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ പ്രമാണമാണ് ചക്ഷുരേന്ദ്രിയും. ചക്ഷുരേന്ദ്രിയും കൊണ്ട് കാണുന്ന സൂര്യനെ, സൂര്യനെന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്, പ്രകാശ സ്വരൂപമാണ്. അപ്പൊ സൂര്യന്റെ ദർശനം അനുഭവത്തിൽ നിഗൂഢതയില്ല. പിന്നെ അവിടെ എന്താ, ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നത് പ്രമാണമാണ്, സർവർക്കും ഒരുപോലെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? അതൊരു സത്യമാണ്, ആപേക്ഷികമായ സത്യമാണ്. സത്യത്തെക്കുറിച്ചുള്ള ബോധം എല്ലാവർക്കും ഒരുപോലെ തന്നെ വരണം. ഞാൻ കാണുന്ന സൂര്യം വേറെയാണ്, നീ കാണുന്ന സൂര്യം വേറെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കാനേ പറ്റും. എല്ലാവരും കാണുന്ന സൂര്യൻ പ്രകാശ രൂപം തന്നെ. ഇതുപോലെയാണ് ആന്തരികമായ സത്യം. ശ്രുതിയെ ശ്രവിക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ബോധം ഒരുപോലെ. അന്ധന് ആദിത്യനെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകുന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്ന എന്താണ്? ശ്രുതികൃതം. തത്വത്തെ ശ്രവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ബോധം ഒരുപോലെ തന്നെ. ആരുടെയും ബോധത്തിൽ പ്രത്യേക വിശേഷതകളൊന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട് മന്ത്രവർണ്ണ അശരീരം ശരീരേഷു ഇതി കഠോപനിഷത്ത് പറഞ്ഞിരിക്കുന്നു. ശരീരത്തിൽ ഇരിക്കുക തന്നെ അശരീരത്ത്, ശരീരം വിട്ടുപോയിട്ടല്ല, ശരീരം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി ചെല്ലു പറയുന്ന അങ്ങനെയല്ല, ശരീരത്തെ വിസ്മരിക്കുന്നതാണ് എന്ന് പറയും. ശരീരത്തെ വിസ്മരിക്കുന്നതല്ല, സ്മരണം വിസ്മരണം എന്ന് പറയുന്നത് ആ അനുഭവമല്ല. ജ്ഞാനത്തെ രണ്ടായി തിരിക്കുന്നതാണ്, ഒന്ന് സ്മൃതിയും മറ്റൊന്ന് അനുഭവം. അപ്പൊ സ്മരണം വേറെ, അനുഭവം വേറെ. ശ്രുതിയെ ശ്രവിക്കുമ്പോൾ നമ്മൾ സ്മരിക്കുന്നതുമല്ല. പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് എന്ന് പറയുന്നത് അത് അനുഭവമാണ്. സ്മൃതിയിൽ, സ്മൃതി എന്ന് പറയുന്നത് സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഇന്നലെ കണ്ട ആനയെ ഇന്ന് ഓർക്കുന്നു. അതിന് ആന മുമ്പിൽ വേണമെന്നില്ല. ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ചക്ഷുന്ദ്രിയം പ്രവർത്തിച്ചു, കണ്ണു പ്രവർത്തിച്ചു, ആനയെ കണ്ടു. ഇന്ന് ആനയെ സ്മരിക്കുമ്പോൾ പ്രമാണത്തിന്റെ ആവശ്യമില്ല, ചക്ഷുരേന്ദ്രിയത്തിന്റെ ആവശ്യമില്ല. സംസ്കാരം കൊണ്ട് തന്നെ ആ ബോധം ഉണ്ടാകുന്നു. ബാഹ്യമായ ചില നിമിത്തങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. ഇതങ്ങനെയുള്ള സ്മൃതിയുമല്ല. എന്തുകൊണ്ട്? സ്മൃതിക്ക് പ്രമാണത്തിന്റെ ആവശ്യമില്ല. ഇന്ന് ആത്മാവിനെ കുറിച്ച് കേട്ട് നാളെ ചെന്നിരുന്ന് ഓർക്കുന്നല്ല. ഇതെന്താണ്? ശ്രുതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഞാൻ, എന്നുവെച്ചാൽ ശ്രവിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നു ഞാൻ. അതിനെ നേരത്തെ പറഞ്ഞത്, ഇത് ലോഹിതമല്ല, സ്ഫടികം ശുക്ലമാണ്, വെളുത്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ അവന് ബോധമുണ്ടാകുന്നു. അതിനപ്പുറം ഒരു അനുഭവത്തെ അവിടെ അപേക്ഷിക്കുന്നില്ല. അങ്ങനെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാമാണികമായ ജ്ഞാനമല്ല, ഭാവന, കൽപ്പനയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് സന്തോഷം തരുന്നു എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഭാവനകളായിരിക്കും സന്തോഷം തരുന്നത്. നമുക്ക് സന്തോഷം തരാൻ ലോകത്ത് പല വിഷയങ്ങളും കാണും. ഇവിടെ അതല്ല പറയുന്നു. യഥാർത്ഥമായ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. ശരീരസ്വപി കൗന്ദേയ എന്ന കരോ ദിനലിപ്യതേ. അവിടെയും പറയുന്നത് എന്താണ്? ശരീരസ്ഥ അപി എന്ന് വെച്ചാൽ ശരീരത്തിൽ ഇരിക്കുകയാണ്. ഭാഷകാരൻ നേരത്തെ പറഞ്ഞത് ഞായക്കാണ്, ശരീരത്വം അശരീരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം അല്ലാതെ വേറൊന്നുമില്ല അവിടെ, വിവേകമല്ലാതെ വേറൊന്നുമില്ല അവിടെ, അങ്ങനെ വേർതിരിക്കാം. തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ശ്രുതി നിന്ന് മനസ്സിലാക്കിയോ താൻ ശരീരസ്ഥനല്ല. താൻ ഈ ശരീരമാണെന്നുള്ള അഭിമാനത്തോടുകൂടി ഇരിക്കേ തന്നെ ഈ അവസ്ഥയിരിക്കുമ്പോൾ ഈ ശരീര അഭിമാനം പരമാർത്ഥമല്ല എന്ന് തനിക്ക് ബോധിക്കാൻ കഴിഞ്ഞോ താൻ ശരീരസ്ഥനല്ല. അതാണ് ശരീരസ്ഥോപി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ ഉള്ള ഈ അഭിമാനവും ഒരു അനുഭവമാണ്, ഇതും അനുഭവമാണ്. ഇതൊരു അനുഭവമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റും. ഇത് സ്മൃതിയല്ല, അനുഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? പരമാർത്ഥം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ശരീരസ്ഥ അപി കൗന്ദേയ എന്ന കരോതി എന്ന ലിപ്യതേ. നമ്മൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുന്നു, പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പൊ പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ശരിയായ ബോധം. അല്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോ പ്രവർത്തിക്കാതിരിക്കുന്നതോ അല്ല, രണ്ടുമല്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ആർക്കും കഴിയും, പ്രവർത്തിക്കാതിരിക്കാനും കഴിയും. എനിക്ക് പ്രവൃത്തി ഇഷ്ടമില്ല, ഞാൻ പ്രവർത്തിക്കാതിരിക്കും പറയുന്നു, ഞാൻ കർമ്മത്തെ തേജിച്ചിരിക്കുകയാണ്. കർമ്മം എനിക്ക് വേണ്ട, കർമ്മം എനിക്ക് ഒരുപാട് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ശരി, കർമ്മം ദുഃഖത്തെ ഉണ്ടാക്കുന്നു എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കാൻ ത്യാഗം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ, ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, കർമ്മ സന്തോഷത്തെ കൊടുക്കുന്നു. കാരണം അയാൾക്ക് കർമ്മത്തിന്റെ ഫലങ്ങളിൽ താല്പര്യമുണ്ട്. അയാൾ കർമ്മം യശസ്സിനെ കൊടുക്കുന്നു, ധനത്തെ കൊടുക്കുന്നു, അതെല്ലാം കൊണ്ടുവരുന്ന മനസ്സിന്റെ സന്തോഷത്തെ കൊടുക്കുന്നു, അയാൾ കർമ്മം ചെയ്യുന്നു. ഇത് രണ്ടും ആകാം, എല്ലാം വ്യക്തിനിഷ്ഠമാണ്, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. പക്ഷെ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമല്ല. ശരീരസ്തോപികം ചെയ്യുക എന്ന കരുവത്തിനനുപിക്കും. അതെങ്ങനെ സാധിക്കും? അത് വിവേകം കൊണ്ട്, ആ ബോധം കൊണ്ട്, പരമാർത്ഥ ബോധം കൊണ്ട്. ഇതിജ സശരീരത്വ അശരീരത്വ വിശേഷ അഭാവസ്മരണ. ഇവിടെ ഭാഷകാരൻ പറയുന്നത് സശരീരത്വം അശരീരത്വം എന്ന് പറയുന്നത് ഈ വിവേകമല്ലാതെ പ്രത്യേകിച്ചൊരു വിവേകം വിശേഷമില്ല. നമ്മൾ ധരിക്കുന്ന പോലെ എന്താണ് നമ്മുടെ ഭാവനയിലുള്ളതുപോലെ അയാൾ ശരീരബോധമില്ലാതിരിക്കുകയാണ്, ശരീരത്തെ വിസ്മരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വെറും ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. എന്നുവെച്ചാൽ അർത്ഥം അറിയാതെ പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ കൽപ്പനയിലൊക്കെയുള്ള ചില ഇതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? വിശേഷ അഭാവ സ്മരണ. സ്മൃതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ അങ്ങനെ ഒരു വിശേഷമില്ല. ഒരാൾക്ക് ശരീരത്തെ വിസ്മരിക്കാൻ പറ്റും, അതിന് അയാൾ മനോരാജ്യത്തിൽ ഇരുന്നാൽ മതി. എന്തെങ്കിലും മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരീരത്തിൽ കൊതുക് നിന്ന് കടിച്ചു കഴിഞ്ഞാൽ വേദന അറിയത്തില്ല. മനസ്സ് ഏതെങ്കിലും വിഷയത്തിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ ശരീരബോധം കുറയും, ദുർബലമാവും. അങ്ങനെയുള്ള ശരീരബോധം ഇല്ലായ്മയല്ല അശരീരത്വം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ശരീരത്തെ അയാൾ വിസ്മരിച്ചിരിക്കുകയാണ്. അയാൾ വളരെ തീവ്രമായ ധ്യാന അഭ്യാസത്തിലൂടെ മനസ്സിനെ ഒരു വിഷയത്തിൽ ഏകാഗ്രമാക്കി ഇരിക്കുമ്പോൾ അയാൾക്ക് ശരീരത്തെ അഹം എന്നുള്ള ബുദ്ധി ശരീരത്തിൽ വരുന്നില്ല. അല്ല പൂർവ്വ സംസ്കാരം കൊണ്ട് ശരീരത്തെ സ്മരിക്കുന്നുമില്ല. സ്മരണമെന്ന് പറയുന്നത് വിസ്മരിക്കുന്നിടത്തേ ഉള്ളൂ. ശരീരത്തെ തന്നെ അയാൾ വിസ്മരിച്ച് പറയുന്നില്ല, ശരീരത്തെ മറന്നിരിക്കുന്നു. എന്തുകൊണ്ട്? അയാളുടെ തീവ്രമായ ധ്യാനത്തിന്റെ അഭ്യാസം കൊണ്ട് വിസ്മരിക്കുക ശരീരത്തെ. വെറും മനോരാജ്യം കൊണ്ട് തന്നെ ശരീരത്തെ വിസ്മരിക്കുകയാണെങ്കിൽ ഒരാൾ ബലാത് ഹഠാത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയ ശരീരത്തെ സ്വാഭാവികമായിട്ടും വിസ്മരിക്കാം. പക്ഷെ അതല്ല അശരീരത്വം എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ശരീരത്വ അശരീരത്വ വിശേഷഭാവം, അങ്ങനെ ഒരു വിശേഷം ഇല്ല ഇതിൽ, അങ്ങനെ ഒരു പ്രത്യേകതയില്ല. പിന്നെന്താണ്? കേവലം വിവേകഗ്രഹം. വിവേകമുണ്ടോ? ആ വിവേകമുണ്ടെങ്കിൽ അവൻ അശരീരിയാണ്. ശരീരത്തിൽ ദേഹ അഹം ബുദ്ധി തോന്നുന്നോ ഇല്ലേ എന്നുള്ളതല്ല, ആ ബുദ്ധി സത്യമാണോ അസത്യമാണോ എന്നുള്ള ബോധം, അതാണ് മുഖ്യം. ഇപ്പൊ ദേഹാത്മബുദ്ധി അസത്യമാണെന്ന് ബോധിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അശരീരത്വം ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? തസ്മാത് വിവേക വിജ്ഞാനാഭാവ അനാവിർഭൂത സ്വരൂപ ദസൻ വിവേക വിജ്ഞാനാ ആവിർഭൂത സ്വരൂപ. അപ്പോൾ ഈ ആവിർഭൂത സ്വരൂപ സൂത്രത്തിൽ ഒന്നാണ്. എന്താണ് ഈ ആവിർഭൂത സ്വരൂപം എന്ന് പറയുന്നത്? എന്താ അവിടെ പ്രകടമായ സ്വരൂപം? ആവിർഭൂതമാകാന്ന് വെച്ചാൽ പ്രകടമായത്. എന്താ പ്രകടമായത്? എന്തെങ്കിലും ദിവ്യമായ വെളിപാട് ഒന്നും ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകാം. മനുഷ്യർക്ക് അലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകാം, അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകാം. ആത്മജ്ഞാനം അതുപോലെയൊന്നുമല്ല. അതൊക്കെ മനസ്സിന്റെ ഓരോരോ വിഭൂതികളാണ്. അതല്ല അത് ഒന്നും വിവേക വിജ്ഞാനത്തിൽ പെടത്തില്ല. വിവേകജ്ഞാനം ശ്രുതിയിൽ നിന്ന് അശരീരം ശരീരേഷു എന്ന് ശ്രവിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന അശരീരത്വ ബോധം, താൻ ഈ ശരീരമാണ് എന്നുള്ള ശരീര അഭിമാനിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ശ്രുതി ബോധിപ്പിക്കുന്നു അത് വാസ്തവമല്ല എന്ന്. ബോധിപ്പിക്കുമ്പോൾ തനിക്ക് എന്താണ് ഇവന്റെ വാസ്തവം? വാസ്തവം തന്റെ യഥാർത്ഥ സ്വരൂപമാണ് എന്നുള്ള ബോധം കൊണ്ട് ഈ ശരീരാഭിമാനം സത്യമല്ല എന്ന് ബോധിക്കുക. ഇതാണ് ആ ശരീരത്തിൽ വ്യക്തമായിട്ട്. അതുകൊണ്ട് വിവേക വിജ്ഞാന അഭാവ, അത് അങ്ങനെ ഒരു വിവേകമില്ലെങ്കിൽ അവിടെ പറയും അനാവിർഭൂത സ്വരൂപം. അനാവിർഭൂതമായ സ്വരൂപം എന്ന് പറയും. ഇത്തരം വാക്കുകളാണ് മനുഷ്യനെ ഭാവനയിലേക്ക് നയിക്കുന്നത്. ഭാവനയിൽ എവിടെയെങ്കിലും എത്തിച്ചേരും. ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്ന എന്തോ ഒരു സാധനമാണെന്നൊക്കെ തോന്നും. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായി പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായ അനുഭവമേ ഉള്ളൂ. അങ്ങനെ അനാവിർഭൂത സ്വരൂപനായിരിക്കുന്നവൻ എന്ന് വെച്ചാൽ വിവേകമില്ലാതിരിക്കുന്നവൻ. വിവേക വിജ്ഞാന, വിവേക വിജ്ഞാനം ഉണ്ടാകുമ്പോൾ പറയുന്നു ആവിർഭൂത സ്വരൂപ എത്തിച്ചതേ, അത് വിവേക വിജ്ഞാനം കൊണ്ടാണ്. വിവേകം എന്ന് വെച്ചാൽ തിരിച്ചറിവ്, താൻ ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവ്. ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കും, ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് പോരാ എന്ന് തോന്നുന്നവരാണ് പിന്നീട് ചിത്തവൃത്തികളെ നിരോധിച്ചിട്ട് വളരെ കഠിനമായ അഭ്യാസങ്ങളിലേക്ക് പോയി മനസ്സിന്റെ തലത്തിലുള്ള പല കാര്യങ്ങളെയും നേടിയെടുക്കുന്നു. അത് വ്യക്തമായി പറയുന്നു. നതു അന്യാദൃശ ആവിർഭാവ അനാവിർഭാവോ സ്വരൂപസ്യ സമ്പദ സംഭവത സ്വരൂപത്വാദേവ സ്വരൂപസ്യ സ്വരൂപത്വാദേവ. സ്വരൂപം അല്ലെങ്കിൽ പരമാർത്ഥം എന്നും പരമാർത്ഥമായി തന്നെ ഇരിക്കുന്നു. താനതിനെ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇതിനെ അറിയുക, ഈ പരമാർത്ഥമാണെന്ന് അറിയുന്നതിനപ്പുറം ആവിർഭൂതം അനാവിർഭൂതം എന്നെല്ലാം പറയുന്നതിന് ബ്രഹ്മസാക്ഷാത്കാരം, അദ്വൈത സാക്ഷാത്കാരം, എന്നെല്ലാം പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അത് മറിച്ചൊരൻ അതാണ് ആവിർഭൂത അനാവിർഭാവം. ആവിർഭാവ അനാവിർഭാവം ഇതിൽ നിന്നല്ലാതെ നമ്മുടെ സങ്കല്പത്തിലുള്ളത് ഒരാവിർഭാവോ അനാർഭാവോ പ്രകടമാകുക പ്രകടമാകാതിരിക്കുക എന്നുവെച്ചാൽ ശ്രുതികൃതമായ വിവേക വിജ്ഞാന ശ്രുതിയെ ശ്രവിക്കുമ്പോൾ ഒരുവനുണ്ടാകുന്ന താൻ പരമാർത്ഥ വസ്തുവാണ് ശരീരമല്ല എന്നുള്ള ഈ ബോധത്തിനപ്പുറം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരവസ്ഥയിൽ ആവിർഭൂതം അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല. അനാവിർഭൂതം അതുപോലെ തന്നെ ഇത് മറയുക ഇത് വിസ്മരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഭാഷ പ്രയോഗിക്കും, ഭാഷയുടെ പരിമിതികളുണ്ടല്ലോ. തത്വത്തെ ഞാൻ വിസ്മരിച്ചിരിക്കുന്നു എന്ന് പറയും. ആനയെ കണ്ടിട്ട് മറന്നുപോലെ എന്താ, തത്വത്തെ ഗ്രഹിച്ചിട്ട് വിസ്മരിക്കുകയാണോ? എന്താ അത് ഗ്രഹിച്ച് വിസ്മരിക്കുന്നുവെന്നെന്താ? സ്മരണം വിസ്മരണം എന്ന് പറയുന്നത് എന്താണ്? കേവലം നമ്മുടെ സംസ്കാരത്തെ അപേക്ഷിക്കുന്ന ഒന്നാണ്. പ്രബലമായ സംസ്കാരമുണ്ടെങ്കിൽ അത് ഓർക്കും. ഇനി എത്ര പ്രബലമായ സംസ്കാരമുണ്ടെങ്കിലും ആ സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ മറന്നുപോകും. അപ്പൊ ആനയെ കണ്ട് സദാസമയം ആന ആന എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, മറ്റ് വിഷയങ്ങൾ വരുമ്പോൾ അതും മറന്നു. അപ്പൊ സ്മരണത്തിന് ഇങ്ങനെ ദോഷമുണ്ട്, അതിനെ മനസ്സിൽ നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഇത് സ്മൃതി എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു സ്മൃതിയല്ല. പ്രമാണജന്യമായ ബോധം വിവേകം. അപ്പൊ ഇവിടെയാണ് മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ സന്ദർഭത്തിൽ വരുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് ശരി, ശ്രുതിയിൽ നിന്ന് പരമാർത്ഥമാണ് എന്ന് ബോധമുണ്ടായി. പക്ഷെ ഇപ്പോൾ ഞാൻ ആ അതല്ല, ഞാനിപ്പോൾ മറ്റു പല വിഷയങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ എനിക്ക് പരമാർത്ഥ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ് നിത്യശുദ്ധ ബുദ്ധനാണെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല ഇരിക്കുന്നു. അപ്പൊ എനിക്കെന്താ വേണ്ടത്? സദാ എന്റെ ഉള്ളിൽ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം മായാതെ നിൽക്കണം. ഒരുപോലെ അതിന്റെ സ്ഥാനത്ത് വേറെ ഒരു ബോധവും വരാൻ പാടില്ല. ശബ്ദ സ്പർശ രൂപരസ ഗന്ധ ബോധമൊന്നും വരാൻ പാടില്ല. ഉള്ളിൽ വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും വരാൻ പാടില്ല. പിന്നെ ഒരൊറ്റ ബോധം, ഞാൻ ആത്മാവാണ്. എന്താ നീ അങ്ങനെ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഗുരുവിന് അങ്ങനെ ഒരു ബോധമാണ്, എനിക്കിതില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ എൻ്റെ ഗുരു അങ്ങനെ ഒരു ബോധത്തിലാണ് സദാ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും അതുപോലെ ഒരു ബോധം വേണം. ഗുരു തിന്നിയും കുടിക്കുകയും ഉറങ്ങിയും കുടിക്കുകയും ഉണ്ണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ശരി. അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ബോധമാണ് എപ്പോഴും, ആത്മാ എന്നുള്ള ഒരു ബോധം. ഇതാണ് നമ്മുടെ ഭാവന. അപ്പൊ എനിക്ക് മാറിപ്പോകുന്നു, ഗുരുവിന് മാറുന്നില്ല. ഇത്തരം കൽപ്പനകളാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് വേണമെങ്കിൽ പറയുന്നതാണ് ആദിത്യം ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന പോലെ. അതിലൊരിക്കലും ഇരുള് വരുന്നില്ലല്ലോ, അതിന്റെ പ്രകാശത്തിന് പല സ്വഭാവമില്ലല്ലോ. അതുപോലെ ഗുരുവിന്റെ ഉള്ളിൽ സദാ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ആത്മാ ആത്മാ. ഇതാണ് ഭാവന എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ അതില്ല, ഞാനിപ്പോൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഇനി എന്താ ഒരു വഴി അതിന്? അതിന് ഈ ഇതിനെല്ലാം നിരോധിച്ചിട്ട് സമാധി ശീലിക്കും. അങ്ങനെ ശീലിക്കുമ്പോൾ അവിടെ ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനം പിന്നെ സമാധി വിട്ടുകഴിഞ്ഞാലും ഇവിടെ കാണും. പിന്നെ എപ്പോഴും പിന്നെ ആ ജ്ഞാനത്തിലായിരിക്കും. നല്ല സുന്ദരമായ ഒരു സ്വപ്നമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയുന്നു. ഒരു വിഡ്ഢിയുടെ സ്വപ്നം എന്നുള്ളതേ ഉള്ളൂ, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഈ പറഞ്ഞു ഒന്ന്, സദാ ഒരു ജ്ഞാനം മനസ്സിൽ നിൽക്കുക എന്ന് പറയുന്ന അസംഭവമാണ്, ആരുടെ മനസ്സിലും നിൽക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഇവിടെ അടുത്ത് പറയും പ്രതാരകൻ, വഞ്ചകനാണ്, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. എന്തുകൊണ്ട്? ജ്ഞാനം എന്ന് പറയുന്നത് മാനസിക വൃത്തിയാണ്. മാനസിക വൃത്തികളെന്ന് പറയുന്നത് എന്താണോ, അത് ഷഡ്ഭാവ വികാരങ്ങൾക്ക് വിധേയമാണ്. അതിന് ഒരിക്കലും സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നും ശാശ്വതമല്ലാത്തതുപോലെ ഈ ആന്തരികമായ വൃത്തികൾ ശാശ്വതമല്ല. പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താണ്? പരിണാമിയാണ്, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ആന്തരിക വൃത്തികൾ. അത് സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളു തന്നെ അറിയാമല്ലോ, ചിലപ്പോൾ അത് സാത്വികമായിരിക്കും, ചിലപ്പോൾ താമസമായിരിക്കും, രാജസമായിരിക്കും. അങ്ങനെ ഒന്നിനും നിർത്തുക, കേവല സാത്വികമായി നിർത്തുക, ആർക്കും സാധ്യമല്ല. കാരണം കേവല സാധ്യം അങ്ങനെ ഒന്നില്ല, ഇല്ലാത്തതിലെങ്ങനെ നിർത്താൻ പറ്റും? ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നുള്ള നമ്മുടെ ഊഹാഭവങ്ങളും കൽപ്പനകളും ഭാവനകളും. അതുകൊണ്ടാണ് പ്രമാണത്തിന്റെ ആവശ്യം വരുന്നത് ജ്ഞാനത്തിന്. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രമാണങ്ങളായിരുന്നുകൊണ്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വിശ്രമവും ഇല്ലാതെ. രൂപത്തെ ജ്ഞാനം ഉണ്ടാകുന്നു, ഉടനെ തന്നെ ശബ്ദത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു, രസത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു, ഗന്ധത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു. ഒരാൾക്കും ഇവിടെ സ്ഥായിയായി നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം വൃത്തികളാണ്, വൃത്തി ക്ഷയിച്ചു. വൃത്തിയെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പ്രമാണമാണ് ശ്രുതി. ശ്രുതിയിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നു, ആ ജ്ഞാനവും നിൽക്കാൻ പറ്റില്ല. അടുത്ത് വേറൊരു ജ്ഞാനം വരുമ്പോൾ ആ ജ്ഞാനവും നശിച്ചു. അല്ലാതെ തലച്ചോറിൻ്റെ അകത്ത് ബൾബ് കത്തിച്ചതുപോലെ ഒരു ജ്ഞാനം നിൽക്കത്തില്ല. അത് അസംബന്ധമാണ്. ചെല്ലു പറയും അങ്ങനെയല്ല, ഞാൻ സദാ സാക്ഷിഭാവത്തിലിരിക്കുന്നു. ഒരാൾക്ക് ഭാവന ചെയ്യാൻ ഞാൻ സാക്ഷിയാണ്. ഏതൊരു ഭാവനയും മറ്റെന്തെങ്കിലും മനസ്സ് വിഷയം മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെ. ഇവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഭാവന ചെയ്യാൻ ഞാൻ സാക്ഷിയാണ്. ഏതൊരു സാമ്പാറും ചോറും കാണുന്നത് വരെ അത് കാണുമ്പോൾ പോയി. അപ്പോൾ അതാ വിചാരിക്കൂ, ഹാ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ സാക്ഷി എന്നാണ് വിചാരിക്കുന്നത്. ഇത് വെറും വിഡ്ഢിത്തം പറയുന്നു, വിഡ്ഢികളുടെ സ്വപ്നങ്ങളാണ്. വിഡ്ഢി എന്ന് പറഞ്ഞാലും പറയാനും കടുത്ത ഭാഷയിൽ പറയണം, പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ലേ ഉള്ളൂ. വെറും ഭാവനകളാണ്. നമുക്ക് ഭാവന ചെയ്യാൻ ഞാൻ സാക്ഷിയാണ് എത്ര സമയം അടുത്തെന്തെങ്കിലും വിചാരം മനസ്സിലേക്ക് കടന്നു വരുന്നത് വരെ. വിചാരവികാരങ്ങളെന്ന് പറയുന്നത് ഏത് മനസ്സായാലും ശരി, അതിൻ്റെ സ്വഭാവം ഒരുപോലെയാണ്. അത്തരം ഒരു കാര്യം യോഗി പോലും അവകാശപ്പെടുന്നുണ്ട്, ചിത്തവൃത്തികളെ നിരോധിക്കുന്ന യോഗി പോലും. യോഗിയും പറയുന്ന എന്താണോ, ഇതിനോട് നിരോധിച്ചു കളയാവുന്നതാണ്. അല്ല, ഏതെങ്കിലും ഒരു ഭാവനയിൽ നിരന്തരം മനസ്സിനെ നിർത്താം എന്ന് അവകാശപ്പെടുന്നില്ല. പിന്നെന്താണ്? സർവവൃത്തി നിരോധ അസംപ്രജ്ഞാത. സർവവൃത്തികളെയും നിരോധിച്ചിട്ട് അസംപ്രജ്ഞാത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഒരു വൃത്തി അവിടെ പ്രവർത്തിക്കുന്നു, അവിടെയും ഭാവനയില്ല. ഇത് പറയുന്ന ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ ആൾക്കാർ മനസ്സിൽ പിന്നെ വേറെ ഒന്നുണ്ട്, എത്ര വിശദീകരിച്ചാലും വിഡ്ഢി മാറത്തില്ല. അത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കും പോലെയേ ഉള്ളൂ. ബുദ്ധിയില്ലാത്തവന്റെ തലകേത്തത് കയറ്റാൻ പറ്റത്തില്ല. കളിമണ്ണാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യം വരുന്നുണ്ട്, അവിടെ കയറത്തില്ല. ചിലർ ജനിക്കുമ്പോഴേ അങ്ങനെയാണ്, കളിമണ്ണ് ഫിറ്റ് ചെയ്താൽ ഇങ്ങോട്ട് വരുന്നു. അവിടെ ശ്രുതി പ്രമാണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏശത്തില്ല, ഇത് കുറച്ച് ബോധമുള്ളവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അത്തരം ഭാവനകൾ അതെല്ലാം വരും നമ്മുടെ കൽപ്പനകളും ഭാവനകളും, അതൊന്നും നീക്കത്തില്ല. പിന്നെ ഇതിനെയൊക്കെ സംബന്ധിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ഭാഷകാരം പറയുന്നത് പരമാർത്ഥം ഇന്നതാണെന്ന് എനിക്ക് ബോധിക്കാം, അതുകൊണ്ടെന്താ വിശേഷം? വിശേഷം ഇത്രയേ ഉള്ളൂ, അവനെ സംബന്ധിച്ചുണ്ടാകുന്ന ആ ഭ്രാന്തി മാറും, വിവേകം കൊണ്ട് അവിവേകം നഷ്ടപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വിവേകം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവിവേകത്തെ നഷ്ടപ്പെടുക. ശ്രുതികൃതമായ വിവേകം ഉണ്ടാകും. പിന്നെ വിവേകം നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാലോ, അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബാധ സംഭവിക്കുന്നില്ല. സത്യം ഇന്നതാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു സത്യമാണ് എന്ന് ഞാൻ ബോധിച്ചു കഴിഞ്ഞാൽ, അത് പ്രാമാണികമായ ജ്ഞാനമാണെങ്കിൽ, ഇത് തന്നെയാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ, അതുവരെ അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന അവിവേകം നഷ്ടപ്പെട്ടു. പിന്നെ തനിക്ക് എപ്പോഴും എന്താണോ ഇത് എന്നതാണ് എന്നുള്ള സ്ഥിരബുദ്ധി ഉണ്ടാകുന്നു. ആണ് ബ്രഹ്മത്തിന്റെ ദൃഷ്ടാന്തം എല്ലാം കൊടുക്കുന്ന അതാണ്. അപ്പോ ആ അവിവേകം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അവിവേകത്തിനും ബാധ സംഭവിച്ചു, അത് അസത്യമാണെന്ന് ബോധിച്ചു. അവിവേകമാണ് അവിടെ പറയുന്നത്. ഞാൻ ദേഹമാണെന്നുള്ള ഈ ബുദ്ധിയുടെ സ്ഥാനത്ത് ഞാൻ പരമാർത്ഥ വസ്തുവാണെന്നുള്ള ബോധമുണ്ടായി. ആ ബോധത്തിന്റെ സ്വഭാവം എന്താണ്? ഏകസ്വരൂപമാണ് അത്. അത് സ്മൃതിയല്ല, അത് ഭ്രാന്തിയല്ല. ഭാഷകാരം പറയാം, അഗ്നിയിൽ അഗ്നിബുദ്ധി പോലെ അഗ്നിയെ അഗ്നിയാണെന്ന് ഒരുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അവനെ സംബന്ധിച്ച് അഗ്നിയെ സംബന്ധിച്ച് ശരിയായ ജ്ഞാനമുണ്ട്, വിവേകജ്ഞാനമുണ്ട്. എപ്പോ അഗ്നിയെ കണ്ടു കഴിഞ്ഞാലും ശരി, അവൻ അഗ്നിയിൽ നിന്ന് അറിയും. അതായത് നാളെ ഇന്നിപ്പോ എനിക്ക് അഗ്നിയെ കുറിച്ച് ബോധമുണ്ടായി, നാളെ ഞാൻ അഗ്നിയെ കാണുമ്പോൾ എനിക്ക് അഗ്നി എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇന്നത്തെ ഈ ബോധത്തെ ഞാൻ ഇവിടെ സൂക്ഷിക്കണം എൻ്റെ മനസ്സിൽ എന്നവൻ ചിന്തിക്കാറില്ല. ഇതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നാളെ അഗ്നിയെ കാണുമ്പോൾ അഗ്നി എന്നറിയണമെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ബോധം, ഇപ്പം ഞാൻ അഗ്നി കണ്ടുകൊണ്ടിരിക്കണം, ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഈ ബോധം ഇങ്ങനെ പ്രകാശിച്ചെന്നിരിക്കണം എന്ന് വെച്ചാൽ വേറെ ഒരു ബോധം വരാൻ പാടില്ല. എന്നാലേ നാളെ അഗ്നിയെ കാണുമ്പോൾ എനിക്ക് അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകൂ. ഇന്ന് മുതൽ നാളെ വരെ ഒരേ ബോധം, പിന്നെ ഇന്ന് ഒരേ ബോധം, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അഗ്നിയെ കൊണ്ട് അഗ്നി എന്നുള്ള ബോധമുണ്ടായി, അത് പ്രമാണജന്യമായ പ്രമേയമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ എന്ത് വിഷയമേ വന്നോട്ടെ, ശബ്ദ സ്പർശ രസ ഗന്ധങ്ങളുടെ എല്ലാം ബോധം ഉണ്ടാകും, പക്ഷേ എപ്പോൾ അഗ്നിയെ കാണുന്നു അപ്പോൾ അഗ്നി എന്നുള്ള ബോധമേ വരത്തുള്ളൂ. അതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മനസ്സിലേതെങ്കിലും ഒരു ജ്ഞാനത്തെ ബലം പ്രയോഗിച്ച് നിർത്തുന്നതല്ല. ഒരു വസ്തുവിനെ അതിൻ്റെ സ്വരൂപം എന്താണെന്ന് സ്വരൂപത്തെ അറിയുക, ആ അറിവ് ബാധ സംഭവിക്കാതിരിക്കുക. അത് നശിച്ചു പോകുന്നു നിലനിൽക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവിടെ ശ്രുതിയിൽ നിന്ന് വിവേകജ്ഞാനം ഉണ്ടാകുന്നു, തൻ്റെ പരമാർത്ഥം ഇന്നതാണ്. ഈ ബോധത്തിന് ബാധ സംഭവിക്കുന്നില്ല. തൻ്റെ മനസ്സിൽ മറ്റെന്ത് വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടായാലും ശരി, ഉപാസന അങ്ങനെയല്ല. ഉപാസനയിൽ നമ്മൾ ആ ബോധത്തെ നിലനിർത്തുന്നു, ഭാവനയെ നിലനിർത്തുന്നു. തത്വജ്ഞാനത്തിൽ അങ്ങനെയല്ല, അത് ഭാവനയല്ല, അതുകൊണ്ട് തന്നെ നിലനിർത്തേണ്ട ആവശ്യമില്ല. അതിന് പക്ഷേ ഒന്നുണ്ട് പ്രത്യേകത, അത് മനസ്സിലാക്കണം. എന്താണ്? തത്വജ്ഞാനത്തെ സംബന്ധിച്ച് ഒരിക്കലും അതിന് ബാധ സംഭവിക്കുന്നില്ല. തൻ്റെ അന്ധകരണത്തിൽ എന്ത് വൃത്തി ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഏത് വൃത്തിയും ഉണ്ടാകാം, പക്ഷെ ആ ഒരു വൃത്തികളും പരമാർത്ഥ ബോധത്തിന് ബാധകമല്ല. എന്നുവെച്ചാൽ ബാധമല്ല എന്ന് പറഞ്ഞാൽ എന്താണോ, അനുഭവം തെറ്റാണെന്ന് ബോധിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്, അനുഭവം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്, ഈ അനുഭവം ഒരു സംശയമാണ് അല്ലെങ്കിൽ ഭ്രാന്തിയാണെന്ന് ബോധിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്, അഗ്നിയിലുണ്ടായ ഈ അഗ്നിബുദ്ധി ഇത് ഭ്രാന്തിയാണെന്ന് ബോധിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം അഗ്നിബുദ്ധി എന്ന് പറയുന്നത് അബാധിതമാണ്. തന്റെ മനസ്സിൽ അതുണ്ടോ ഇല്ലയോ, നിലനിൽക്കുന്നോ ഇല്ലയോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതും ബുദ്ധിയുടെ ഒരു വിശേഷതമാണ്. എന്താണ്, ഒരു വസ്തു സ്വരൂപത്തെ അത് അങ്ങനെ തന്നെ ആഗ്രഹിക്കും. ചിലപ്പോൾ അതിൽ ഭ്രാന്തി സംഭവിക്കും, എന്നാലും അതിനങ്ങനെ ഒരു ശേഷിയുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, തൻ്റെ സ്വരൂപത്തെ ബോധിക്കുന്നു, അത് നിത്യമുക്തമാണ്. അത് നിത്യമുക്തമല്ല എന്നൊരു ബോധം അവൻ്റെ ഉള്ളിലുണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ആ ബോധമുണ്ടായത് പ്രമാണത്തിൽ നിന്നാണ്, ശ്രുതി പ്രമാണത്തിൽ നിന്നാണ്. ശ്രുതി പ്രമാണമാണ് അതിനെ ബോധിപ്പിച്ചത്, അങ്ങനെ ഒരു ബോധത്തെ ഉണ്ടാക്കിയത്. ഇനി അല്ല, ഞാൻ മുക്തനല്ല എന്നൊരു ബോധം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രമാണമില്ല. ശ്രുതിയാണ് ചരമ പ്രമാണം. അതിനപ്പുറം വേറെ എന്തിനെങ്കിലും ഒന്ന് ആശ്രയിച്ചിട്ട് ഇതിനെ മാറ്റിക്കളയാൻ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് വിവേകത്തിനപ്പുറം അശരീരത്ത് സശരീരത്തും എന്ന് പറയുന്നതില്ല എന്നിവിടെ പറയുന്നു. ഇന്നത്തു അന്യാദൃശ്യവും ആവിർഭാവത്തിൽ അനാവിർഭാവം, ഒന്ന് ആവിർഭാവമാകുക, പ്രകടമാകുക, അങ്ങനെ ആകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥമൊന്നും എടുക്കരുത്. എന്തെങ്കിലും പ്രകടമാകുന്നു, സ്വരൂപസ്യ സംഭവത, സ്വരൂപത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്തല്ലാതെ? വിവേകജ്ഞാനം അല്ലാതെ. എങ്ങനെയുള്ള വിവേകജ്ഞാനം? ശ്രുതികൃതമായ വിവേകജ്ഞാനം അല്ലാതെ. സ്വരൂപത്വ ദൈവം എന്തുകൊണ്ട്? സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സവിശേഷത അതാണ്, പരമാർത്ഥം പരമാർത്ഥമായിട്ടേ ഇരിക്കും. പിന്നെ ഉള്ളിൽ ചിലപ്പോൾ മിഥ്യാജ്ഞാനങ്ങൾ കടന്നു വരാം, അതിനെയൊക്കെ ബാധിച്ചുകൊണ്ട് സത്യജ്ഞാനം വരാം. ഇത് രണ്ടും സംഭവിക്കും. ഏവം മിഥ്യാജ്ഞാനകൃതയവ ജീവ പരമേശ്വരോർഭേദു എന്ന വസ്തുകൃത എന്ന് പറയുന്ന ഈ മിഥ്യാജ്ഞാനം കൊണ്ടാണ് ഭ്രാന്തി. അതുകൊണ്ടാണ് ജീവ പരമേശ്വരോർഭേദം, ജീവ ഈശ്വരഭേദം എന്ന് പറയുന്നത്. ഈശ്വരൻ വേറെ, താൻ വേറെ എന്ന് ഇതിവിടെ വിശദീകരിക്കും. എന്ന് പറഞ്ഞാൽ തത്വത്തിൽ ഭേദമുണ്ടെന്നുള്ള കാര്യം, അത് പ്രത്യേകം എടുക്കും. അല്ലാതെയുള്ള ഭേദമുണ്ട്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. വള വേറെയാണ്, കമ്മൽ വേറെയാണ്, രണ്ടിൻ്റെ രണ്ട് ഉപയോഗമാണ്, രണ്ടിൻ്റെ പേര് വേറെയാണ്, രണ്ടിൻ്റെ ആകൃതി വേറെയാണ്, അതിനല്ല പറയുന്നത്. ജീവനെന്നും പരമേശ്വരനെന്നും പറയുന്നത് ശബ്ദഭേദമാണ്. ജീവനിലും പരമേശ്വരനുമുള്ള ഗുണങ്ങളുടെ ഭേദമല്ല ഇവിടെ പറയുന്നത്. ആ തത്വം സുവർണം ഏക തത്വമായിരിക്കുന്ന പോലുള്ള ആ തത്വത്തിൽ ഭേദമില്ല. വസ്തുകൃതമായ ഭേദമില്ല. നമ്മുടെ കൽപ്പനകളിൽ ഭേദമില്ല. അവിദ്യ കൊണ്ട് ഭേദങ്ങൾ സൃഷ്ടിക്കാം. വ്യോമ അസംഗത്വ വിശേഷ രണ്ടും എന്താണ്? വ്യോമത്തെ പോലെ അസംഗമാണ്, സ്വരൂപ ഭേദമില്ലെന്നേ പറയുന്നു. കുതശ്ച ഏത് ദൈവം പ്രതിപത്തവ്യം എന്തുകൊണ്ടിത് ഗ്രഹിക്കുന്നു ഇങ്ങനെ? യഥ എന്തുകൊണ്ടെന്ന് യേശുവക്ഷിണി പുരുഷോ ദൃശ്യത ഉപദേശ്യ ഏത് താമൃതം അഭയം ഏത് ബ്രഹ്മ ഇത് ഉപദേശ്യത. കാരണം അക്ഷിപുരുഷനെ നിർദ്ദേശിച്ചിട്ട്, ജീവനെ നിർദ്ദേശിച്ചിട്ട് പിന്നെ പറയുന്ന എന്താണ്? ഏത് അമൃതം അഭയം, ഏത് ഇതാണ് അമൃതം, ഇതാണ് അഭയം, ഇതാണ് ബ്രഹ്മം. ആ ജീവനെ തന്നെ നിർദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ എന്താ, ഇതിന് ഒരു പരമാർത്ഥ സ്വരൂപമുണ്ട്, തത്വം, അതിൽ ഭേദമില്ല. യോ അക്ഷിണി പ്രസിദ്ധോ ദുഷ്ട ദൃഷ്ടത്വന വിഭാവിദേശോ അമൃത അഭയ ലക്ഷണ ബ്രഹ്മണോ അന്യശ്ചയ സ്യാത് തദോ അമൃത അഭയ ബ്രഹ്മ സമാനാധികരണ സ്യാത്. യേശോ അക്ഷിണി പുരുഷോ ദൃശ്യതേ, ഈ ചക്ഷുസിൽ കാണുന്ന ആ പുരുഷൻ അത് തന്നെയാണ് ഏതത് അമൃതം അഭയം. ഇതാണ് സമാനാധികരണി എന്ന് പറയുന്നത്. രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷേ അവിടെ സമാനാധികരണിയുണ്ട്. യേശ എന്ന് പറഞ്ഞിട്ട് ഏതത്, ഇതാണ് സമാനാധികരണം. ശബ്ദ സമാനാധികരണം, അർത്ഥ സമാനാധികരണം, എല്ലാം ഇവിടെ യോജിക്കുന്നു. ഇവിടെ പിന്നെ എങ്ങനെയാണ് രണ്ടിനെയും രണ്ടാക്കുന്നത്? ആണ് അക്ഷിണി പ്രസിദ്ധോ ദുഷ്ട, ദുഷ്ടാവായിരിക്കുന്നവൻ എന്നുവെച്ചാൽ കണ്ണിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ജ്ഞാനേന്ദ്രിയങ്ങളിൽ മുഖ്യമതാണ്. അതുകൊണ്ട് ജീവനെ ദുഷ്ടാവെന്ന് പറഞ്ഞു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ദ്രഷ്ടൃത്വേന വിഭാവ്യതേ, അവിടെ ദ്രഷ്ടാവായി വെളിപ്പെടുത്തുന്നു ശ്രുതി. ആ പരമാത്മാവ് തന്നെയാണ് നിന്റെ കണ്ണിലിരുന്ന് ദ്രഷ്ടാവായിരിക്കുന്നത്, കാണുന്നവനായിരിക്കുന്നത്. സോ അമൃത അഭയലക്ഷണാ ബ്രഹ്മണോ അന്യസ്യത്, അതിനെങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമാക്കാൻ പറ്റും? അത് അമൃതവും അഭയവുമായിരിക്കുന്നത്. തതോ അമൃതാഭയ ബ്രഹ്മസമാനാധികരണൻ നസ്യത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയത്തില്ല, ഏതത് അമൃതം അഭയം എന്ന് പറയത്തില്ല. ഇവിടെ സമാനാധികരണിയുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണെന്നർത്ഥം. നാവി പ്രതിച്ഛായ ആത്മാ അയം അക്ഷിലക്ഷിതോ നിർദ്ദേശിച്ചു. പ്രതിച്ഛായുമല്ല, മുമ്പിലിരിക്കുന്നവന്റെ കണ്ണിൽ കാണുന്ന പ്രതിച്ഛായല്ല അക്ഷിപുരുഷനെന്ന് പറയുന്നു. കണ്ണിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന അതിനെയല്ല അക്ഷിലക്ഷിതനായിരിക്കുന്ന അതല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ പ്രജാപതി മൃഷാവാദിത്വ പ്രസംഗ, പ്രജാപതി കള്ളം പറയുന്ന ആളെന്ന് വരും, ആത്മാവ് പ്രതിബിംബമാണെന്ന് പറഞ്ഞെന്ന് വരും. തഥാ ദ്വിതീയവി പര്യായ, ആദ്യം അക്ഷിപുരുഷനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാം തവണ ദ്വിതീയവി പര്യായ, പര്യായം രണ്ടാം തവണ എന്താണ്? യേശ സ്വപ്നേ മഹീയമാനഹ ചരതി, ഏതൊരുവനാണോ സ്വപ്നത്തിൽ തന്റെ അനേകം വിഭൂതികളോടുകൂടി ചരിക്കുന്നത്, എന്നുവെച്ചാൽ സ്വപ്നങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞു. ഇതിന പ്രഥമ പര്യായം നിർദ്ദിഷ്ടാദ് അക്ഷിപുരുഷാദ്രഷ്ടുഹു അന്യോദിഷ്ട. അവിടെ എന്താണ് ആദ്യം പറഞ്ഞ അക്ഷിപുരുഷനിൽ നിന്ന് അന്യനായ ഒരാളെ അല്ല അവിടെ കാണിക്കുന്നത്. ഏതത് അഭയം അമൃതം, ഏതത് ബ്രഹ്മ എന്ന് പറഞ്ഞ തത്വത്തെ തന്നെയാണ്. ഏതെന്തു ഏവതേ ഭൂയവാനും വ്യാഖ്യാസ്യാമി ഇത്യുപക്രമ. കാരണം അവിടെയും പറയുന്നുണ്ട്, മുമ്പ് ആദ്യം അക്ഷിപുരുഷനെ കുറിച്ച് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് ചോദിച്ച്, എന്താ എനിക്ക് പിടികിട്ടിയില്ലല്ലോ. പറഞ്ഞു, ഞാൻ ആദ്യം ഏതൊന്നിനെയാണോ പറഞ്ഞത് അത് തന്നെയാണ് ഇനി വീണ്ടും ഉപദേശിക്കാം. പക്ഷെ ഉപദേശിക്കുന്ന രീതി മാറും. അതാണ് ഏതം ത്വേവ, ത്വേന്തിനെയാണോ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്, തേ ഭൂയോ അനു വ്യാഖ്യാസ്യാമി, അങ്ങനെ വീണ്ടും ഞാൻ അത് തന്നെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് സ്വപ്ന പുരുഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് രണ്ടാവുന്നെങ്ങനെ? പക്ഷിപുരുഷൻ തന്നെയാണ് സ്വപ്ന പുരുഷൻ. ജാഗ്രതയിൽ ഈ കണ്ണിന് ദുഷ്ടാവായിരുന്നു കൊണ്ട് സർവത്തെയും ഗ്രഹിക്കുന്ന ഈ ആൾ തന്നെയാണ് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ ദുഷ്ടാവായിരിക്കുന്നത്. കിഞ്ചാഹമദ്യ സ്വപ്നേ ഹസ്തിനം അദ്രാക്ഷം ന ഇദാനീന്തം പശ്യാമീതി ദുഷ്ടമേവ പ്രതിബുദ്ധ പ്രത്യാജിഷ്ട. എങ്ങനെയാണോ ഒരാൾ ഉണർന്നിരുന്നിട്ട് പറയുന്നു, അദ്യ ഇന്ന് ഞാൻ സ്വപ്നേ സ്വപ്നത്തിൽ ഹസ്തിനം അദ്രാക്ഷം ആനയെ കണ്ടു, നൈദാനി പക്ഷെ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു, ഇപ്പോൾ ഒരു ആനയും കാണുന്നില്ലല്ലോ സ്വപ്നത്തിൽ കണ്ടത്. ഇത് ദുഷ്ടമേവ പ്രതിബുദ്ധവൻ, കണ്ടതിനെ തന്നെ ഉണർന്നവൻ നിഷേധിക്കുന്നു. താൻ കണ്ടതിനെ തന്നെ താൻ നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ കണ്ടവൻ താൻ തന്നെയാണ്, ഉണർന്നിരിക്കുന്നവൻ തന്നെയാണ്. ദ്രഷ്ടാരന്തു തമേവ പ്രത്യഭിജാനാദി, കണ്ടതിനെ നിഷേധിച്ചു പക്ഷേ കണ്ടവനെ നിഷേധിക്കുന്നില്ല. ദ്രഷ്ടാവിനെ തമേവ, ആ കണ്ട ആ ദ്രഷ്ടാവിനെ സ്വപ്ന ദ്രഷ്ടാവിനെ പ്രത്യഭിജാനാദി, അവൻ തന്നെ ഞാൻ എന്നറിയുന്നു. അതാണ് പ്രത്യഭിജ്ഞ. ആ സ്വപ്നത്തിൽ സർവത്തെ അനുഭവിച്ചവൻ തന്നെയാണ് ഞാനതായി ജാഗ്രതത്തിലെന്ന് പ്രത്യഭിജ്ഞയുണ്ട്. സയൈവാഹം സ്വപ്നം അദ്രാക്ഷം സയൈവാഹം ജാഗ്രതം പശ്യാമി എന്ന് പറയുന്നു ഏതൊരുവനാണോ. സയൈവാഹ സ്വപ്നം അദ്രാക്ഷ സ്വപ്നത്തിലെ നാനാ ദൃശ്യങ്ങളെ കണ്ട് അതേ ഞാൻ തന്നെയാണ് ഇവിടെ ജാഗ്രതം പശ്യാമി. ഇതാ ഇവിടെ ഇരുന്ന് ഈ ഉണർവിൽ എല്ലാ വിഷയങ്ങളെയും കാണുന്നു. എന്നാൽ സ്വപ്നദ്രഷ്ടാവിനെ തന്നെ ജാഗ്രതയിൽ ദ്രഷ്ടാവായി താൻ സ്വയം തിരിച്ചറിയുന്നു. ഇവിടെ രണ്ടും ഒന്നാണല്ലോ. തഥാ തൃതീയ വിപരീതം മൂന്നാം തവണ, കാരണം ഇത് പറഞ്ഞിട്ട് ഇന്ദ്രന് തൃപ്തി വന്നിട്ടു. സ്വപ്നത്തിലെ ആത്മാവ് അതെന്താ, ഒരു ക്ഷണികമായി തോന്നുന്നു സ്വപ്നം, കാണുന്നതെല്ലാം മറഞ്ഞു പോകുന്നു. ഈ സ്വപ്നത്തിലെ ആത്മാവിനെ എങ്ങനെ താനായി ഗ്രഹിക്കും? അതുകൊണ്ട് മൂന്നാമത് പര്യായ ഖലോയം ഏവ സമ്പ്രത്യാത്മാനം ജാനാത്യഹം അസ്മിതിന്നോ ഏവ ഇമാനി ഭൂതാനി ഇത് സുഷുപ്താവസ്ഥായാം വിശേഷ വിജ്ഞാന അഭാവമേവ ദർശയതി എന്ന വിജ്ഞാതാരം പ്രതിഷേധത്തെ. മൂന്നാമത് സുഷുപ്തിയെ നിർദ്ദേശിച്ചുകൊടുത്തു. ആ ഏകീഭവിക്കുന്ന സ്ഥാനം എന്നിങ്ങനെ നിർദ്ദേശിച്ചു. അവിടെയും ഇന്ദ്രൻ തൃപ്തി വരുന്നില്ല. അവിടെ ഇന്ദ്രൻ പറയുന്നത് എന്താണ്? അതെങ്ങനെ? കാരണം അവിടെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ. ഞാൻ എന്നെയും അറിഞ്ഞില്ല, മറ്റാരെയും അറിഞ്ഞില്ല. അതെങ്ങനെ ആത്മാവാകും? തൃതീയ വിപര്യതെ മൂന്നാം തവണ നഹി ഖല്ലു അയം ഏവ സമ്പ്രതി ആത്മാനം ജാനാതി. സമ്പ്രതി ആ സുഹൃത്തിയിൽ എന്താണ്? തന്നെ അറിയുന്നില്ല, ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി എന്നൊന്നുകൂടെ അറിയാൻ പറ്റില്ല. സമ്പ്രതി ആത്മാനം ന ജാനാതി. സുഷുപ്തിയിൽ സുഷുപ്തിയാവസ്ഥയിലിരിക്കുന്ന ഒരുവന് ഒരിക്കലും തന്നെ അറിയാൻ കഴിയത്തില്ല. അങ്ങനെ ധരിച്ചുള്ളത് സുഷുപ്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മജ്ഞാനി സുഷുപ്തിയിൽ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വെടിയാണ്, അതിനൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ശ്രുതി വ്യക്തമായി പറയുന്ന എന്താണ്? സമ്പ്രതി ആത്മാനം ജാനാതി എങ്ങനെ അയമസ്മിത, ഞാനിവിടെ ആത്മാവായിരിക്കുന്നു. അങ്ങനെയൊന്നും ശ്രുതിയിൽ അറിവുണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഞാൻ എന്താ സാക്ഷിയായിരിക്കുന്നു. ഇത് വെറും കൽപ്പനകളാണ്. എപ്പോഴെങ്കിലും ഒരു ബോധം തന്റെ അന്ധകരണത്തിൽ സ്ഫുരിച്ചോ ജാഗ്രത, അല്ലെങ്കിൽ സ്വപ്നം? ജാഗ്രത എന്നേ പറയാൻ പറ്റും. ചില സാക്ഷിയായിട്ട് അറിഞ്ഞു, സാക്ഷിയായിട്ട് ആത്മാവിനെ വേറെ ആരെങ്കിലും അറിഞ്ഞു, അതോ സാക്ഷി തന്നെ സ്വയം സാക്ഷി എന്നറിഞ്ഞു? എങ്ങനെയാ? എന്തു പറഞ്ഞാലും അബദ്ധമാണ്. സാക്ഷി തന്നെ സ്വയം സാക്ഷി എന്നറിഞ്ഞെങ്കിൽ ഒരാൾ പറയണം, സുഹൃത്തി ഞാൻ സാക്ഷിയായിരുന്നു, തന്നെ ഞാൻ അവിടെ സാക്ഷി എന്നറിഞ്ഞു. അപ്പൊ ഞാൻ എന്നെ സാക്ഷി എന്നറിയുന്നു. അപ്പോൾ ഞാനുണ്ട്, എനിക്ക് എന്നെ കുറിച്ചുള്ള അറിവുമുണ്ട്. എങ്ങനെ അറിവ്? ഞാൻ സാക്ഷിയാണ് എന്നുള്ള ഒരു അറിവ്. അപ്പോൾ ഈ അറിവിനാണ് വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത്. ഇത് സുഹൃത്തിയില്ലെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ സാക്ഷിയാവണമെങ്കിൽ എന്തിന് സാക്ഷി സുഹൃത്തിയിൽ? ഇവിടെ സാക്ഷ്യമായ സാക്ഷിക്കറിയാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? ആണ് പറയുന്നത് വിശേഷ വിജ്ഞാന ഭാവ. ഇനി താൻ എന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാശ്രയ ദോഷം. ഞാൻ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തോളി കയറിയിരിക്കുന്നു എന്ന് പറയും പോലെ അസംഭവമായ കാര്യമാണ്. അപ്പോൾ സുഹൃത്തിൽ താൻ തന്നെ അറിയുന്നില്ല. തന്നെ അറിയണമെങ്കിലോ ജാഗ്രത വരണം. ഇവിടെ എനിക്ക് പറയാം, ഞാൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണ്, അല്ലെങ്കിൽ ഞാനിതാ ഇതാണ്, നാമരൂപങ്ങളോട് കൂടിയവനാണ്. അങ്ങനെ അല്ലാതെ ജാഗ്രതയിൽ എനിക്ക് പറയാം ഞാൻ സാക്ഷിയാണ്, കാരണം എനിക്ക് സാക്ഷ്യങ്ങളായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് അനുഭവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സുഷുപ്തിയിൽ അത് സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ രണ്ടാമതൊന്നില്ല, അത് കേവലമായ ആത്മസ്വരൂപമാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ഇന്ന സമ്പ്രതി ആത്മാനം അവിടെ തന്നെ അറിയുന്നില്ല, എങ്ങനെ അയഹമാകും അസ്മി ഞാനിതാ ഇവിടെ. പിന്നെ നോ ഏവ ഇമാനി ഭൂതാൻ, ഈ ഇപ്പതായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനെയും അവിടെ അറിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സുഷുപ്തിയെക്കുറിച്ച് സുഷുപ്തിയിൽ ഏകീഭവന സുഷുപ്തിയിൽ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നു വിചാരിക്കും സുഷുപ്തിയിൽ ആത്മജ്ഞാനം ഉണ്ടാകും. അതാണ് ഭ്രാന്തി. തോന്നിപ്പോവും സുഷുപ്തി ഇത്രയൊക്കെ വർണ്ണിക്കുമ്പോൾ. സുഷുപ്തിയിലൂടെ ബ്രഹ്മത്തോട് ഏകീഭവിച്ചു, അവിടെ വിശേഷ വിജ്ഞാനമില്ല, അവിടെ അജ്ഞാനമില്ല, അവിടെ ദ്വൈതമില്ല എല്ലാം പറയുമ്പോൾ അപ്പോൾ സുഷുപ്തിയിൽ സുഷുപ്തനായിരിക്കുന്നു, ആത്മജ്ഞാനിയായിരിക്കുന്നു എന്നതായിരിക്കും. അല്ലെങ്കിൽ ജാഗ്രതയിൽ ആത്മജ്ഞാനമുള്ളവൻ സുഷുപ്തി ചെന്നാലും ആത്മജ്ഞാനത്തോടു കൂടിയിരിക്കും എന്നൊക്കെ ധരിക്കും. മണ്ഡത്തിലാണ് പറയുന്നു. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകാം, ഉണ്ടായാലും അത് ജാഗ്രത ആയിരിക്കും. ഏതൊരു ചിത്തവൃത്തി ഒരുവന്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു, എന്തിനെ സംബന്ധിച്ചായാലും, ആത്മാവിനെ സംബന്ധിച്ചാലും ശരി, ആത്മാവിനെ സംബന്ധിച്ചാലും ശരി, അത് ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം. അവിടെയാണെങ്കിലോ ആത്മാനം ന ജാനാതി, ആത്മാവിനെ അറിയുന്നില്ല. ന ഇമാനി ഭൂതാനി ഇതി സുഷുപ്താവസ്ഥായാം വിശേഷ വിജ്ഞാന അഭാവമേവ ദർശയതി. അതുകൊണ്ട് സുഷുപ്തി അവസ്ഥയിൽ എന്താണ്? വിശേഷ വിജ്ഞാന അഭാവം, വിശേഷമായ വിജ്ഞാനത്തിന്റെ അഭാവം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കും, ഭാഷകാരൻ പറയുന്നു വളരെ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. സുഷുപ്തിയിൽ വിശേഷ വിജ്ഞാനത്തിന്റെ അഭാവം, ഈ വിശേഷ വിജ്ഞാന അഭാവം, അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനാഭാവം അതാണ് അജ്ഞാനം. അതാണ് ഭാഷ്യകാരനൂടെ പറയുന്നത്, സുഷുപ്തിയിൽ വിശേഷമായ വിജ്ഞാനത്തിന്റെ അഭാവം എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ അഭാവം. ഏത് തരത്തിലുള്ള ജ്ഞാനമായാലും ശരി, എല്ലാ ജ്ഞാനത്തിന്റെയും അഭാവമാണ് അവിടെ ഉള്ളത്. അതിനെ നമുക്ക് അജ്ഞാനം എന്ന് പറയാം, ദോഷമൊന്നുമില്ല, ഒരു ബോധമില്ലല്ലോ. അത് പറയുന്നു വിശേഷ വിജ്ഞാന അഭാവം ഏവ ദർശയതി, ശ്രുതി അത് മാത്രമേ കാണിക്കുന്നുള്ളൂ, യാതൊരു തരത്തിലുള്ള വിജ്ഞാനവും അവിടെ ഇല്ല. വിജ്ഞാനമില്ലെങ്കിൽ അത് അജ്ഞാനമാണ്. അതുപോലെ മേശയുടെ പുറത്ത് ആനയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുടെ അഭാവമുണ്ട്. അവിടെ മറ്റെന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ആനയില്ലെന്ന് പറഞ്ഞാൽ ആനയുടെ അഭാവം. പക്ഷെ അവിടെ ആനയുടെ അഭാവം ഉണ്ടെന്ന് പറയുന്നുകൊണ്ട് അവിടെ മറ്റെന്തോ ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് തെറ്റിദ്ധാരണ, ഉണ്ടെന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നുണ്ട്. അതങ്ങനെ നമുക്ക് വിവരിക്കാൻ പറ്റും. ഉണ്ട് എന്നുള്ളൊരു ശബ്ദം പ്രയോഗിച്ചുകൊണ്ട് ഒരു ഭാവപദാർത്ഥം അവിടെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന അബദ്ധമാണ്. ഭൂതലത്തിൽ ഘടാഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഭൂതലം ഒന്ന്, അതിൻ്റെ പുറത്ത് വേറെ എന്തോ ഒരു സാധനം ഇരിക്കുന്നു, ഉണ്മ അർത്ഥത്തിലുള്ള ആ ശബ്ദം പ്രയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്നൊരു ഭ്രാന്തിയാണ്. അവിടെ എന്താ അതിൻ്റെ അർത്ഥം? ഇല്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഉണ്മയ്ക്ക് പാത്രം അവിടെ ഇല്ല എന്നേ ഉള്ളൂ അർത്ഥം. അതുപോലെ വിശേഷ വിജ്ഞാന അഭാവം എന്ന് ഭാഷകാരൻ പറയുമ്പോൾ അവിടെ ഏതോ ഒരു വസ്തു ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഉണ്ടെന്നാ പറയുന്നത് വിശേഷ വിജ്ഞാന അഭാവം. അവിടെയൊന്നും ഭ്രാന്തി വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ല എന്നുള്ള അർത്ഥം. യാതൊരു ജ്ഞാനവും അവിടെ ഇല്ല. ശൂന്യമാണോ? അല്ല. അടുത്ത് പറയുന്നത് എന്താണ്? എന്ന വിജ്ഞാതാരം പ്രതിഷേധത്തി, അവിടെ നിഷേധിക്കാൻ കഴിയാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, വിജ്ഞാതാവ്, ഈ ജാഗ്രതത്തിലെ വിജ്ഞാതാവ്, അതിനെ നിഷേധിക്കുന്നുണ്ട്. വിജ്ഞാതാവ് അവിടെ നിൽക്കുന്നു. എങ്ങനെ? വിശേഷ വിജ്ഞാനം കൂടാതെ. അത് പ്രത്യേകം മനസ്സിലാക്കും, അതും ഭ്രാന്തി ഉണ്ടാക്കുന്നു. വിജ്ഞാതാവ് എന്ന് പറയുമ്പം, അറിയുന്നവൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അവിടെ അറിവും വേണമല്ലോ. അറിയുന്നവൻ ഇരിക്കുന്നെങ്കിൽ അവിടെ അറിവും വേണ്ടേ? പക്ഷെ അറിവില്ലാതെ അറിയുന്നവൻ നിൽക്കുന്നു എന്നാ പറയുന്നു. എന്താണ് വിശേഷ വിജ്ഞാനം അഭാവം ഏവ ദർശേതി ന വിജ്ഞാതാരം. വിജ്ഞാതാവിനെ നിഷേധിക്കുന്നില്ല, അസും ആ വിജ്ഞാതാവിന്റെ വിജ്ഞാനത്തെ നിഷേധിക്കുന്നു. ഒരു തരത്തിലുള്ള വിജ്ഞാനവുമില്ല. പിന്നെ വിജ്ഞാതാവ് എന്താണ്? അത് വിജ്ഞാനസ്വരൂപനാണ്. വിജ്ഞാനസ്വരൂപമായിരിക്കുന്ന വിജ്ഞാനം അല്ലാതെ വേറെ വിജ്ഞാനമൊന്നുമില്ല. അതെങ്ങനെ അറിയാം? അതാണ് ഇവിടെ പറയുന്നത് വിശേഷ വിജ്ഞാനം. വിജ്ഞാതാവിന്റെ സ്വരൂപം അല്ലാത്ത വിജ്ഞാനങ്ങളെയാണ് പറയുന്നത് വിശേഷ വിജ്ഞാനം. ഞാൻ പുസ്തകത്തെ കാണുന്നത് ഇത് വിശേഷ വിജ്ഞാനമാണ്. ഞാൻ പറയുന്നു ഞാൻ ജ്ഞാനിയാണ്, വിശേഷ വിജ്ഞാനം. ഞാൻ പറയുന്നു അല്ല, ഞാൻ അജ്ഞാനിയാണ്, എനിക്ക് ബോധമില്ല, വിശേഷ വിജ്ഞാനം. അപ്പോൾ എന്ത് ചെയ്യുന്നു? വിജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഞാൻ എന്നിൽ വിശേഷ വിജ്ഞാനങ്ങളെല്ലാം കൽപ്പിക്കുന്നു. ഇത് പറയുന്ന സുഷുപ്തിയെക്കുറിച്ചാണെന്നുള്ളത് പ്രത്യേകം. സുഷുപ്തിയിലെന്താണ്? വിജ്ഞാതാരത്തെ നിഷേധിക്കുന്നില്ല, അതേസമയം വിശേഷ വിജ്ഞാനത്തെ നിഷേധിക്കുന്നു. അതുമാത്രമല്ല, അതിന്റെ അഭാവത്തെ കാണിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള വിശേഷ വിജ്ഞാനവുമില്ല. അവിടെ ഉണ്ടെന്ന് പറയുന്ന ഏതിനെ? ആ കേവലമായ വിജ്ഞാതാവിനെ. എങ്ങനെയാണോ ഭൂതലത്തിൽ പാത്രമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഭൂതലത്തിൽ പാത്രത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? കേവലമായ ഭൂതലം മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. ഉണ്ട് എന്നുള്ള ശബ്ദം കൊണ്ട് ഭ്രാന്തി ഉണ്ടാകുന്നു. ഇതാണ് ശ്രുതി ശ്രുതിയിൽ പരമാർത്ഥ സ്വരൂപത്തെ കാണിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ പറയുന്നു യത്തു തത്ര വിനാശമേവ അപീതോ ഭവതി. വിനാശമേത അപീതോ ഭവതി അപികതോ ഭവതി. അവിടെ വിനാശത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതോ? എന്തിന്റെ വിനാശം? പറയുന്നു തദവി വിശേഷ വിജ്ഞാന വിനാശ അഭിപ്രായം. വിശേഷ വിജ്ഞാനങ്ങളെല്ലാം അവിടെ നശിച്ചു, ഇല്ല. അവിടെ തനാത്മാവാണെന്നോ അനാത്മാവാണെന്നോ തൻ അജ്ഞനാണെന്നോ വിജ്ഞനാണെന്നോ ഒരു ബോധമുണ്ട് ശ്രുതി. വിശേഷ വിജ്ഞാനങ്ങളെല്ലാം പോയി. പിന്നെ സാക്ഷി എന്നൊക്കെ പറയുന്നു അബദ്ധധാരണകൾ. ചിലവർ എത്ര പറഞ്ഞിട്ടും അതങ്ങോട്ട് ബോധിക്കുന്നില്ല. എത്ര പറഞ്ഞു ശ്രമിക്കുക ബോധിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ജന്മം ശ്രമിച്ചു നോക്കുക. ഈ ജന്മം ബോധിക്കുന്നില്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഉപായം. എത്തുതത്ര വിനാശമേ വാപ്പിക്കോ ഭവതി. വിനാശത്തെ പ്രാപിച്ചു എന്ന് പറയുന്നത് തഥപി വിശേഷ വിജ്ഞാന വിനേശ അഭിപ്രായം. വിശേഷ വിജ്ഞാനങ്ങളെല്ലാം നശിക്കുന്നു. പിന്നെ വിജ്ഞാതൃ വിജ്ഞാശ അഭിപ്രായം. ഇവിടെ നശിക്കാത്ത എന്താണ്? വിജ്ഞാത. അത് നമുക്ക് പറ്റുന്ന കുഴപ്പം ഇതാണ്. അറിയുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ അറിവിനെയും പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ പിന്നെ ഏതാ അറിയുന്നവൻ. അതുകൊണ്ടിവിടെ പ്രത്യേകം പറയുന്നു വിജ്ഞാനരഹിതനായ വിജ്ഞാതാവ്. അതങ്ങനെ കഴിയുമോ? അത് കഴിയുന്നതുകൊണ്ട് വിജ്ഞാതാവ് ജ്ഞാനസ്വരൂപമായതുകൊണ്ട്. ഇത് കൂടുതൽ അങ്ങനെ വിശദീകരിക്കും. വിജ്ഞാതൃ വിനാശ അഭിപ്രായം. എന്നാ വിജ്ഞാതൃ വിനാശ അഭിപ്രായം എന്തുകൊണ്ട്? എന്നാ ഹി വിജ്ഞാത വിജ്ഞാതേഹ വിവരലോകോ വിദ്യത അവിനാശിത്വാദേശിക്കുന്നില്ല. വിജ്ഞാതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ വിജ്ഞാനത്തിന് വിവരലോകം നാശം, ന വിദ്യതയെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടത്? അവിനാശിത്വ, അതായത് അവിനാശിയാണ്. പിന്നെ നശിക്കുന്ന എന്താണ്? വിശേഷവിജ്ഞാനം. ഇതാണ് സുഷുതിയിലെ സ്ഥിതി. ഇത് തന്നെയാണ് ജാഗ്രത്തിൽ എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. സുഷുതിയിൽ അങ്ങനെ ബോധിച്ച് ആണെന്ന് പറയുന്നത് എന്തിന്? ജാഗ്രതയിൽ ബോധിക്കാൻ, അല്ല സുഷുതി പോയി ബോധിക്കാനോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോയി ബോധിക്കാനോ അല്ലെങ്കിൽ സമാധി പോയി ബോധിക്കാനോ അല്ല. ജാഗ്രതയിൽ ആരാണോ ഈ ശ്രുതിയെ ശ്രവിക്കുന്നത്, അവൻ ആ ശ്രവിക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ബോധിക്കണം. വിജ്ഞാതാവ് വിശേഷ വിജ്ഞാനരഹിതനാണ് എന്ന് ബോധിക്കും. എന്നുവെച്ചാൽ അവൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം, താൻ സ്വയം വിജ്ഞാതാവാണ്, തന്നിൽ വിശേഷ വിജ്ഞാനങ്ങളില്ല. നിഷേധിക്കുക എളുപ്പമാണ്, പക്ഷെ താൻ സദാ വിശേഷ വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്നവൻ ഈ ജാഗ്രതയിൽ തന്നിൽ വിശേഷ വിജ്ഞാനമില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ബോധിപ്പിക്കും? അപ്പൊ താൻ ഈ വിശേഷ വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്നു, ഈ ഒരനുഭവം ഇത് ഭ്രാന്തിയാണ്. അപ്പോൾ താൻ എന്താണ് ഇങ്ങനെ വിശേഷ വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നെങ്കിലും പരമാർത്ഥത്തിൽ താൻ വിശേഷ വിജ്ഞാനരഹിതനാണ്. അത് ബോധിപ്പിക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ സുഷുതി. അത് ബോധിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അശരീരം ശരീരേഷു എന്ന് പറഞ്ഞതുപോലെ താൻ ഇങ്ങനെ വിശേഷ വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്നുണ്ടെങ്കിലും ഇത് സത്യമല്ല. തൻ്റെ സത്യസ്വരൂപം വിശേഷ വിജ്ഞാനരഹിതമാണ് എന്ന് ബോധിക്കുക. അതായത് ഈ വിശേഷ വിജ്ഞാനത്തിൻ്റെ ബാധ അത് സംഭവിക്കുന്നു, അത് അസത്യമെന്ന് ബോധിക്കുന്നു. ഇത് അശരീരത്വത്തെ വിശദീകരിക്കുന്നതാണ്. ഇതല്ലാതെ അശരീരത്വം എന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നും കണ്ടെത്താൻ ശ്രമിക്കണ്ട. അല്ലാതെ പിന്നെ അശരീരത്വം എന്ന് പറഞ്ഞാൽ വിവേകത്തെ വിട്ടുകഴിഞ്ഞാൽ അശരീരത്വം എന്ന് പറഞ്ഞാൽ അത് സുഷുപ്തിയായി. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവിടെ വിവേകമില്ല. വിവേകമില്ലാത്തിടത്തോളം കാലം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷെ അത് പ്രയോജനമുണ്ടെന്ന് ഈ വിവേകം ഉള്ളിൽ ഉണ്ടാകുന്നതിന് അത് സഹായിക്കുന്നു. അത് വിചാരത്തിൽ സഹായിക്കുന്നു. ഇപ്പൊ തത്വത്തെ ഒരാൾ ശ്രവിച്ചു കഴിഞ്ഞാലോ അയാൾക്ക് ബോധം ഉണ്ടാവണമെന്നില്ല. കാരണം ഈ പ്രാപഞ്ചികമായ അസംസ്കൃതമായ വിഷയ ബോധത്തോടുകൂടിയിരിക്കുന്ന ഒരുവൻ തത്വം പറഞ്ഞെങ്കിലും ബോധിക്കാം. അവിടെ വിചാരം വേണ്ടിവരും. വിചാരത്തിന് ഉപകരിക്കാൻ വേണ്ടിയാണ് സുഷുതി ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്. സുഷുതി എന്ന് പറയുന്ന ആ ദൃഷ്ടാന്തത്തിലൂടെ തന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്ത് ഗ്രഹിക്കുക. എന്താണ് സത്യം, എന്താണ് സത്യമല്ലാത്ത എന്നുള്ള വിവേകം, അതിന് സത്യത്തെ ചൂണ്ടിച്ച് കാണിച്ചു തരാൻ സുഷുതിയല്ല വേറെ ഒരു മാർഗമില്ല. അതുകൊണ്ടത് കാണിച്ചു. അനുനഹി വിജ്ഞാതോ വിജ്ഞാതാവിന്റെ വിജ്ഞാതേ സ്വരൂപമായിരിക്കുന്ന വിജ്ഞാനത്തിന് വിവര ലോകവും നാശം ന വിദ്യതയെ സംഭവിക്കുന്നില്ല അവിനാശത്തെ ശ്രുതി എന്തര. തഥാ ചതുർത്ഥേ വിപര്യ ഇനി അവസാനം നാലാമത്തെ തത്വം ഏതം ദിവ്യത്തെ ഭൂയോ അനുവ്യാഖ്യാസ്യാമി നോ ഏവ അന്യത്ര ഏതസ്മാ പറയും. വീണ്ടും ഇന്ദ്രൻ തൃപ്തി വരുന്നില്ല. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ശരിയാകുന്നില്ല, കാരണം അവിടെ എനിക്കറിയാൻ പറ്റുന്നില്ല. അതാണ് ഇന്ദ്രൻ പറയാം. അവിടെ എനിക്ക് ആത്മബോധം ഉണ്ടാകുന്നു, ഒന്നിനും ഞാൻ അറിയുന്നില്ല. അതങ്ങനെ അതുകൊണ്ട് താൻ തൃപ്തനല്ല എന്ന് പറയുമ്പോൾ പറയുന്നു ഏതെന്ത് ദൈവത്തെ ഭൂയോനും. ഇനി വീണ്ടും ഞാൻ അത് തന്നെ നിനക്ക് പറഞ്ഞുതരാം. സുഷുതിയിൽ ഏതൊരു ആത്മാവിനെയാണോ നിർദ്ദേശിച്ചത് അതിനെ തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കൂടുതലൊന്നും പറയാനില്ല. നോ ഏവ അന്യത്ര ഇതിനപ്പുറം നോ ഏവ ഇല്ല തന്നെ ഒരാത്മതത്വത്തെ അതാണല്ലോ ജാഗ്രതയിലും സ്വപ്നത്തിലും ഉണ്ടായിരുന്നു. അന്യത്ര ഏതസ്മാ ഇതിനപ്പുറം ഇനി എന്താ ഉദ്ദേശിക്കാം? ഇത്യുപക്രമി അന്ന് തുടങ്ങിയിട്ട് മഖവൻ മർത്യം ഇതം ശരീരം അല്ലയോ ഇന്ദ്ര ഈ ശരീരം നശിക്കുന്നതാണ് ഇത്യാദിന പ്രപഞ്ചനെന്ന് അങ്ങോട്ട് വിസ്തരിച്ചിട്ട് ശരീരാദ്യുപാധി സംബന്ധ പ്രത്യാഖ്യാനേന സമ്പ്രസാദ ശബ്ദ ഉദിതം ജീവം സ്വേനരൂപേൺ അഭിനിഷ്പദ്യതീതി ബ്രഹ്മസ്വരൂപാപന്നം ദർശയൻ ന പരസ്മാത് ബ്രഹ്മണോ അമൃത അഭയരൂപാദന്യം ജീവൻ ദർശയതി. മർത്യം വ ഇതം ശരീരം, ഈ ശരീരമൊന്നും സത്യമല്ല എന്ന് എല്ലാം അവിടെ ഉപദേശിച്ചതിന് ശേഷം പ്രപഞ്ചന വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം ശരീരാദി ഉപാധി സംബന്ധ പ്രത്യാഖ്യാനേന ആത്മാവിന് ശരീരാദി ഉപാധികളോടുള്ള ആ സമ്പത്തത്തെ നിഷേധിച്ചിട്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തി വരെ കൊണ്ടുപോയത്. ഇവിടെ ശരീരമില്ല എന്ന് പറഞ്ഞാൽ ജാഗ്രതയിൽ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടൊരുവന് ശരീരമില്ല എന്ന് ബോധിക്കാൻ പ്രയാസമാണ്. സുഷുപ്തിയിലേക്ക് കൊണ്ടുപോയാലോ അവിടെ ഈ ശരീരരഹിതനായിരുന്നു എന്ന് അനായാസമായി ബോധിക്കാം. അങ്ങനെ സുഷുപ്തിയെ കാണിച്ച് ശരീരാദിപാധി സംബന്ധ പ്രത്യാഖ്യാനേന, പ്രത്യാഖ്യാനം നിഷേധം, ശരീരാദിപാധികളോടുള്ള സംബന്ധത്തെ നിഷേധിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? സമ്പ്രസാദ ശബ്ദോദിതം ജീവൻ, സമ്പ്രസാദൻ എന്നുള്ള ശബ്ദം കൊണ്ട് ജീവനെ പറഞ്ഞിട്ട് യശസമ്പ്രസാദ എന്ന് സമ്പ്രസാദ ശബ്ദം കൊണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ അവിടെ പറഞ്ഞു. ഈ സമ്പ്രസാദൻ സ്വരൂപത്തിൽ സ്ഥിതനാകുന്നു, സ്വരൂപത്തെ പ്രാപിക്കുന്നു, സ്വരൂപമായി തീരുന്നു, ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ കുറിച്ച് പറയുന്നു. എവിടെ സുഷുപ്തി? ഇത് ബ്രഹ്മസ്വരൂപാപന്നം ദർശയൻ, ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന ഈ ജീവനെ കാണിച്ചു കൊടുക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ബ്രഹ്മസ്വരൂപത്തെ വിട്ടിട്ട് അവൻ സ്വയം ജീവഭാവത്തിലിരിക്കും. സുഷുപ്തിയിലാണെങ്കിലോ ബ്രഹ്മസ്വരൂപ ആപരണം, ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ സുഷുപ്തിയിൽ അവൻ പരമാർത്ഥ സ്വരൂപനായിരിക്കുന്നു. വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ആരോ ജീവൻ സമ്പ്രസാദൻ സുഷുപ്തിയിൽ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. ദർശയൻ അല്ല പരസ്മാത് ബ്രഹ്മണോ അമൃത അഭയ സ്വരൂപ അന്യം ജീവൻ ദർശയൻ. അവിടെ പറയുന്ന എന്താണ്? ഈ പരബ്രഹ്മത്തിൽ നിന്ന് അന്യമായി അമൃത അഭയ സ്വരൂപമായ ഒരു ജീവനില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നു, വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നു. അപ്പോ ഇത് സുഷുപ്തി ഉദാഹരണത്തിലൂടെ എങ്ങനെ ഒരാളെ ബോധ്യപ്പെടുത്തും? ആത്മാവിന് ശരീര സംബന്ധമില്ല, ആത്മാവ് വിശേഷരഹിത വിശേഷ വിജ്ഞാനരഹിതനാണ്, ആത്മാവ് സ്വയം ജ്ഞാനസ്വരൂപനാണ്. ഈ കാര്യങ്ങളെല്ലാം സുഷുപ്തിയിലൂടെ അല്ലാതെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുഭവത്തിനും യുക്തിക്കും പൊരുത്തക്കേട് വരും. ഇത് അനുഭവമാണ്, ഉറങ്ങാത്ത കാര്യമില്ലല്ലോ. വിചാരം ചെയ്യണം, അതാണ് യുക്തി. യുക്തിസഹമായി വിചാരം ചെയ്യുമ്പോൾ അത് ബോധ്യപ്പെടും. അതുകൊണ്ട് സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ പരമാർത്ഥ തത്വത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്.